ശ്രീകാമീശ്വരി ശ്രീരംശം ഭാഷകളേഹമൂർത്ത ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യ അധ്യായം 1 പാദം 1 മധ്യകരണം 5 സൂത്രം 5 ഈക്ഷതേ ന അശബ്ദം ഈക്ഷതേ ന അശബ്ദം സംഖ്യപരികല്പിതം അചേതനം പ്രധാനം ജഗത കാരണസഖ്യം വേദാന്തേഷു ആശ്രയം സംഖ്യന്മാർ കൽപ്പിച്ചിരിക്കുന്ന അവർ പരികല്പിതം എന്ന് പറഞ്ഞാൽ പ്രാമാണികമല്ല എന്നർത്ഥം. അവർക്ക് തോന്നി അങ്ങനെ പറയുന്നു. അചേതനമായ പ്രധാനം ജഗത്തിന് കാരണമാണ് എന്നുള്ളതിന് വേദാന്തേഷു ആശ്രയിതം വേദാന്തം ഉപനിഷത് പ്രമാണത്തെ ആശ്രയിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപനിഷത് പ്രമാണങ്ങളില്ല. പ്രഥമാനമാണ് ജഗത്തിന് കാരണമെന്നുള്ളത്. ഉപനിഷത്ത് പറയുന്നത് ഈശ്വരനാണ് ജഗത്തിന് കാരണമെന്നാണ്. അതാണ് സിദ്ധാന്തം. അതാണ് ന, അതിനാണ് ആദ്യം വ്യാഖ്യാനിച്ചത്. ഈശദേഹ ന അശബ്ദം പറയുന്നതിനെ നിഷേധിച്ചു. സൂത്രത്തിന് നാന്നേ ഉള്ളൂ, പക്ഷെ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. സംഖ്യന്മാർ പറയുന്ന അചേതനമായ പ്രധാനം ജഗത്തിന് കാരണമാണെന്നുള്ളതിന് ശ്രുതി പ്രമാണമില്ല. അപ്പൊ അവിടെ പ്രധാനമെന്നോ സംഖ്യന്മാരെന്നോ എന്നുള്ള പദങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഭാഷകാരൻ അതെല്ലാം ചേർത്ത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എല്ലാ വ്യാഖ്യാതാക്കളും അങ്ങനെ തന്നെയാണ്. അത് ന എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എങ്ങനെ അത് കിട്ടും? അശബ്ദം ഈക്ഷതേ തുടങ്ങിയ ശബ്ദങ്ങളൂടെ ചേരുമ്പോൾ അവരർത്ഥം കിട്ടുമെന്ന്. പക്ഷെ അത് സൂത്രത്തിൽ വ്യക്തമല്ലല്ലോ. ഒരു സൂത്രം മാത്രമാണ് ഇവിടെ, ഇതൊരു അധികരണമാണ്. അതിലൊരു സൂത്രം, ഇനി 11-ാമത്തെ സൂത്രം വരെ ഇത് ഒരു അധികരണമാണ്. ഈ ഭാഗങ്ങൾ ഓരോ അധികരണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അത് അധികരണങ്ങളെ തിരിക്കുന്നതും ഓരോ സമ്പ്രദായം അനുസരിച്ച്, അദ്വൈത സമ്പ്രദായം അനുസരിച്ച് 191 അധികരണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സൂത്രസംഖ്യയിലും വ്യത്യാസമുണ്ട്. ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് 555 സൂത്രങ്ങളാണ്. ഈ അധികരണം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ ആണ് അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യത്തിൽ ഒരു നിർണയത്തിലെത്തിച്ചേരുക. അതിൻ്റെ എല്ലാ ഭാഗവും സ്പർശിക്കുക. വിഷയോ വിഷയശ്ചൈവ പൂർവക്ഷസ്തദോത്തരം പ്രയോജനം സംഗതിഷ്ഠ പ്രാഞ്ചോ അധികരണം. ഇത് അധികരണം എന്ന് പറയുന്നത് സൂത്രങ്ങളെ അധികരണങ്ങളായി തിരിക്കുക എന്ന് പറയുന്ന പഴയ സമ്പ്രദായമാണ്. മീമാംസയിലും പൂർവമീമാംസയിലും അങ്ങനെ സൂത്രങ്ങളെ അധികരണങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് വരുന്നത് വിഷയം. ഒന്ന്, അധികരണത്തിൽ ഒരേ വിഷയത്തിലുള്ള സൂത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു അധികരണം ഉണ്ടാക്കുന്നു. ഇവിടെ സാഖ്യം, സാഖ്യന്മാർ പറയുന്ന പ്രധാനം, അതിൻ്റെ ജഗത്കാരണത്വം അതിനെ നിഷേധിച്ച് ഈശ്വരനാണ് ജഗത്കാരണം എന്നുള്ളത് സമർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഒരു വിഷയം ഇവിടെയുണ്ട്, അധികരണത്തിന് എല്ലാം കൂടി ചേർന്നൊരു വിഷയമാണ്. എന്നുവെച്ചാൽ എല്ലാ സൂത്രങ്ങളിലും മുഖ്യമായൊരു വിഷയത്തെ പ്രതിപാദിക്കുന്നു. അധികരണത്തിനൊരു വിഷയം ഉണ്ടായിരിക്കുന്നു, ഒരു പ്രധാന വിഷയം. പിന്നെ വിഷയം, വിഷയം എന്ന് പറയുമ്പോൾ വിഷയം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് സിദ്ധാന്തമായി. ആ സിദ്ധാന്തത്തെ സംബന്ധിച്ച് രണ്ടു തരത്തിലുള്ള സംശയങ്ങൾ വരാം. ഒന്ന് പൂർവപക്ഷിയുടെ. പൂർവപക്ഷി എന്ന് പറയുമ്പോൾ സിദ്ധാന്തത്തിനോട് താല്പര്യമുള്ള ആളല്ല, സിദ്ധാന്തത്തെ എതിർക്കാൻ വേണ്ടിയാണ് പൊതുവെ പൂർവപക്ഷി ചോദ്യം ചോദിക്കുന്നത്. അതെങ്ങനെ ശരിയാകും, അത് ശരിയാകത്തില്ല, ഞങ്ങളുടെ അഭിപ്രായം ഇന്നതാണ്, അതാണ് പൂർവപക്ഷം. വിഷയം എന്ന് പറയുമ്പോൾ സംശയമാണ്, പക്ഷേ അത് ആ തത്വത്തിൽ സിദ്ധാന്തത്തിൽ ശ്രദ്ധയുള്ളവരുടെ സംശയം. അതനുസാരം നമ്മൾ പറയുന്ന മനനം അതാണ്. അപ്പോൾ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളുന്ന മനനം, കാരണം മനനത്തിന് എപ്പോഴും കാരണമായി വരുന്ന സംശയമാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിചാരം ചെയ്യണമെങ്കിൽ വിചാരത്തിൻ്റെ പ്രാരംഭം സംശയത്തിൽ നിന്നാണ്. സംശയമില്ലെങ്കിൽ പിന്നെ വിചാരം ചെയ്യേണ്ട, നമുക്ക് എന്താണ് കാര്യം എന്നുള്ള നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. മുമ്പിലിരിക്കുന്ന പുസ്തകം പുസ്തകമാണോ എന്ന് വിചാരം ചെയ്യേണ്ട ആവശ്യം വരുന്നതിന് എന്തുകൊണ്ട്? ചക്ഷേന്ദ്രിയം കൊണ്ട് പ്രത്യക്ഷമായി ഞാനത് ഗ്രഹിച്ചു കഴിഞ്ഞു, പുസ്തകമാണ്. അങ്ങനെ ഇത് പുസ്തകമാണെന്നുള്ള വസ്തുബോധം എനിക്ക് വന്നു കഴിഞ്ഞാൽ പുസ്തകമാണോ എന്നുള്ളൊരു വിചാരത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ സിദ്ധാന്തത്തെ ഗ്രഹിക്കുന്ന ഒരാൾ, സിദ്ധാന്തത്തിൽ ശ്രദ്ധയുള്ള ഒരാളിന് അതിന് സംശയം വരാം, അതെങ്ങനെ ശരിയാകും. നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ സംശയം, എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം ആ വസ്തുവിൻ്റെ തത്വത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തത്വനിർണയത്തിന് വേണ്ടിയിട്ട് വരുന്ന മനനത്തിൻ്റെ ഭാഗമായി, മനനത്തിൻ്റെ പ്രാരംഭമായി വരുന്ന വിഷയം അതാണ് സംശയം. അതും ഒരധികരണത്തിലാണ്. ആ തത്വത്തെ തന്നെ സ്വയം ഭാഷ്യകാരൻ തന്നെ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സൂത്രകാരൻ തന്നെ അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കും. അത് ആ ശ്രോതാവിൻ്റെ സംശയത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. പിന്നെ പൂർവപക്ഷം, പൂർവപക്ഷം എന്ന് പറയുമ്പോൾ സിദ്ധാന്തത്തോട് യോജിക്കാത്തവരാണ്. ഇപ്പോൾ അദ്വൈതിയാണ് ഇവിടെ സിദ്ധാന്തമെങ്കിൽ അവിടെ സാഖ്യൻ വരുന്നു, തർക്കികൻ വരുന്നു, ബൗദ്ധൻ വരുന്നു, അവരൊന്നും യോജിക്കുന്നില്ല. അവർ തത്വനിശ്ചയത്തിന് വേണ്ടിയുള്ള വിചാരമല്ല, തത്വനിഷേധത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് പൂർവപക്ഷം. അതിന് സമാധാനം പറയും. അതിൻ്റെ സമാധാനം എന്ന് പറയുന്ന പലതരത്തിലാണ്. വിദണ്ഡാവാദമാണെങ്കിൽ വിദണ്ഡയിലൂടെ തന്നെ അതിൻ്റെ സമാധാനം, തർക്കത്തിന് തർക്കം അങ്ങനെ വരാം. ചിലപ്പോൾ വാദകഥാരൂപത്തിൽ, ശരി നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക എന്ന് സൗമ്യമായി ചിലപ്പോൾ പറയും. അതാണ് പൂർവപക്ഷവും സമാധാനവും അതിൻ്റെ ഉത്തരവും ഒരു പ്രകടനത്തിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളായിരിക്കും. ഏത് പ്രകടനം എടുത്താലും ശരി, ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം പല ശാസ്ത്രങ്ങളും അധ്യയനം ചെയ്ത് പലതരത്തിലുള്ള ആശയങ്ങൾ മനസ്സിലിരിക്കുമ്പോൾ തത്വത്തിന് വിരോധിയായി വരുന്ന പ്രബലമായ ആശയങ്ങളെ പ്രബലമായ യുക്തികളുകൊണ്ട് തന്നെ നിരാകരിക്കേണ്ടി വരും. അതാണ് പൂർവപക്ഷം ഉത്തരം. പിന്നെ ഏറ്റവും മുഖ്യമായി വരുന്നത് എന്തിനു വേണ്ടിയതല്ല, ഇങ്ങനൊരു വിചാരത്തിന് വേണ്ടി എന്തിനൊരാൾ യത്നിക്കണം, ഒരാൾ എന്തിനു വേണ്ടി തത്വത്തെ ഗ്രഹിക്കണം, അതിന് മനുഷ്യന്റെ പ്രയത്നം മുഴുവൻ ഐഹികമായ ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ്. അതിനാണ് മനുഷ്യൻ യത്നം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്, സമ്പത്ത്, യശസ് തുടങ്ങിയ കാര്യങ്ങൾ. തത്വവിചാരം എന്ന് പറയുമ്പോൾ അതൊന്നും അവിടെ ഫലമെന്ന് പറയുന്നില്ല. എന്താ അതിൻ്റെ ഫലം, ആ ഫലത്തെക്കുറിച്ച് വിശദീകരിക്കുക. ഇതാണ് തത്വജ്ഞാനത്തിൻ്റെ ഫലം. അത് പരമാർത്ഥികമായ ഫലമാണ് എന്നിങ്ങനെ ആ ഫലത്തെക്കുറിച്ച് വിശദീകരിക്കുക. അതാണ് ഇവിടെ മുക്തി എന്ന് പറയുന്നു. അതിനും വിശദീകരിക്കേണ്ടി വരും. പിന്നെ സംഗതി എന്ന് പറയുന്നു, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. തത്വശ്രവണത്തിന്, തത്വവിചാരത്തിന്, തത്വനിർണയത്തിന്, പിന്നെ അതിൻ്റെ ഫലത്തിന്, ഇതിൻ്റെ ഹേതുക്കൾക്ക് എല്ലാം ഒരു പരസ്പര ബന്ധമുണ്ട്. സാർ നമ്മൾ പറയാറുണ്ടല്ലോ, സംസാരിക്കുന്നതിന് പരസ്പര ബന്ധമില്ല. അപ്പോൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഇവിടെയോ തകരാറുണ്ടെന്നാണ്. ഇവിടെ തത്വവിചാരം എന്ന് പറയുന്നത് അങ്ങനെ തകരാറുള്ള ഒരു സാധനമല്ല. ഇതെല്ലാം പരസ്പര ബന്ധമായിരിക്കുന്നു. അപ്പോൾ ആ പരസ്പര ബന്ധത്തെ നിന്നുകൊണ്ട് വേണം തത്വവിചാരം ചെയ്യേണ്ടത്. ഒരിടത്തും ഒരു കണ്ണിയും വിട്ടു പോകാൻ പാടില്ല. അതിൻ്റെ നിമിത്തങ്ങൾ, അതിൻ്റെ ഫലം, ഇവയ്ക്ക് എല്ലാമുള്ള പരസ്പര ബന്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രമബദ്ധമായി ഉള്ള വിചാരം ആണ് തത്വവിചാരം എന്ന് പറയുന്നത്. ആ ക്രമബദ്ധതയാണ് പറയുന്നത് സംബന്ധം, അതുണ്ടായിരിക്കണം വിചാരത്തിൽ. അങ്ങനെ അല്ലാതെ സംഭവിക്കാം. ഇതിന് ഒരു വ്യക്തമായ ധാരണ ഇതിലില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഒരിടത്ത് തുടങ്ങും, വേറിടത്ത് അവസാനിക്കും, പിന്നെ എവിടെയെല്ലാം എത്തിച്ചേരും എന്നുള്ളത് ഒരു ഉറപ്പും വരില്ല. സാധാരണ ഇപ്പോൾ രണ്ടുപേര് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന ഒന്നായിരിക്കും, അത് അവസാനിക്കുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. തത്വത്തെ വിട്ടുപോകും, നിർണയത്തിലെത്തത്തുമില്ല. മതപ്രഭാഷണം പോലെ തത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുന്ന ആളിന് അത് നിശ്ചയമില്ലാതെ വരും. അപ്പോൾ പതുക്കെ തത്വത്തിൽ നിന്ന് മാറി ലൗകിക കാര്യങ്ങളിലേക്ക് പോകും. ആൾക്കാരുടെ കുടുംബകാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ ആവും. അതിലേക്ക് ചൊല്ലുമ്പോൾ അതിനെക്കുറിച്ച് പറയാനും നല്ല വശമില്ല. അപ്പോൾ അതൊക്കെ അത് വിട്ട് വീണ്ടും തത്വത്തിലേക്ക് വരും. ചുരുക്കത്തിൽ രണ്ടിടത്തും ഇല്ലാതെയാകും. അനുസരണ മതപ്രഭാഷണം എന്ന് പറയുന്നത് ഒരിടത്ത് എത്തത്തില്ല. അതാണ് പരസ്പര സംബന്ധമില്ല. തത്വവിചാരം അങ്ങനെയല്ല, അതിന് ശരിയായ സംബന്ധമുണ്ട്. ശരീരയിൽ പറഞ്ഞ ആ ചിന്തയ്ക്കൊരടുക്കും ചിട്ടയെല്ലാം ഉണ്ട്. ആ രീതിക്കാണ് പോകുന്നത്. എന്താണ് അതിൻ്റെ അടുക്കും ചിട്ടയെന്ന് പറയുന്ന ആ തത്വനിർണയത്തിൽ ഊന്നിയാണ് വിചാരം. ആ തത്വനിർണയത്തിൽ നിന്ന് വിട്ടല്ല. ഏത് പൂർവപക്ഷം വന്നാലും, ഏത് സമാധാനം വന്നാലും, എന്ത് സംശയം വന്നാലും എത്തിച്ചേരുന്ന എവിടെയായിരിക്കും? ആ തത്വത്തിലായിരിക്കും. ആ സംബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് വിചാരം ചെയ്യുന്നവനാണ്. എന്തിനു വേണ്ടിയിട്ടാണിത്? ഈ ഒരു വിചാരം എന്തിനു വേണ്ടിയാണ്? അതിനെക്കുറിച്ചുള്ള ശരിക്ക് ബോധം വേണമല്ലോ. ഏത് തരത്തിലാണ് വിചാരം ചെയ്യേണ്ടത്? അതിനെന്തൊക്കെ ഉപായങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ഇതിനൊക്കെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആണ് പരസ്പര സംബന്ധം. അതുണ്ടായിരിക്കും. എല്ലാവരും പ്രസംഗം കേൾക്കുന്നു, ഞാനും കേൾക്കുന്നു, അങ്ങനെയല്ല. അപ്പൊ ആ സംബന്ധം എന്ന് പറയുന്നതിൽ എല്ലായിടത്തും ഉണ്ട്. ആ സംബന്ധവും വെളിപ്പെടുന്നുണ്ട്. അതെല്ലാം വെളിപ്പെടുത്തുന്നതായിരിക്കണം ഒരു അധികരണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള അധികരണങ്ങളായിട്ടാണ് ഈ 555 സൂത്രങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഓരോ വിഷയത്തിൽ അതിൽ ഈ അധികരണം, ഇക്ഷത്തി അധികരണം, ഇതിന് മുമ്പുള്ള ഓരോ സൂത്രങ്ങളും ഓരോ അധികരണമായിരുന്നു. അത് 4 അധ്യായങ്ങളായിട്ട് സമന്വയം, അവിരോധം, സാധന, ഫലം. ഇവിടെ പ്രധാനമായിട്ടും ആദ്യത്തെ അധ്യായത്തിൽ എല്ലാ ഉപനിഷത് വാക്യങ്ങളും അദ്വൈത തത്വത്തെയാണ് വെളിപ്പെടുത്തുന്ന എന്നുള്ള കാര്യം പറയണം. അതാണ് സമന്വയം. സമന്വയിപ്പിക്കുന്നു, തത്വത്തിൽ സമന്വയിക്കുന്നു വാക്യങ്ങൾ. വേറെ തരത്തിൽ പറഞ്ഞ ഉപനിഷത് വാക്യങ്ങളുടെ താല്പര്യം തത്വമാണ്, മറ്റൊന്നുമല്ല. അത് കർമ്മത്തിലോ മറ്റൊന്നിനുമല്ല എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരും. വേദം അത് വളരെ വലുതാണ്, അതിലൊരു ഭാഗം മാത്രമാണ് ഉപനിഷത്ത്. കർമ്മകാണ്ഡമുണ്ട്, ഇതെല്ലാം തത്വത്തിലാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? വിരോധം വരും. അത് ആ വിരോധം ഓരോ ദാർശനികന്മാരായി. ഇവിടെ അദ്വൈതി എന്താ പറയുന്നത്? സത്താണ് തത്വം, സത്താണ്. ഉടനെ ശൂന്യവാദി പറയണ്ട, ആ സത്തിന് വിരുദ്ധമായ ശൂന്യമാണത്, നേരെ വിരുദ്ധമായില്ലേ? അദ്വൈതി പറയും നിർഗുണമാണ്. തർക്കികന്മാർ പറയണ്ട, ഇതിൽ ഗുണങ്ങളുണ്ട്. ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾ ഗുണങ്ങളുള്ളതാണത്. അല്ലെങ്കിൽ ആത്മാവിൽ ജ്ഞാനം, ധർമ്മ, അധർമ്മങ്ങൾ തുടങ്ങിയ ഗുണങ്ങളുള്ളതാണ്. എങ്ങനെ അതിനെ നിർഗുണമെന്ന് പറയാൻ പറ്റും? ഉടനെ വിരോധം വന്നു. ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നു ജഗത്തിന് കാരണമായിരിക്കുന്ന ബ്രഹ്മമാണ്. ഉടൻ സാങ്ക്യൻ പറയുന്നു അല്ല, പ്രധാനമാണ്, ജഡമാണ്. അദ്വൈതിക്കത് ചേതനാണ് ജഗത് കാരണം. ഉടനെ വിരോധം വന്നു. അപ്പൊ ഈ വിരോധങ്ങളെ പരിഹരിക്കുക, അതാണ് 2-ാം അധ്യായത്തിൽ. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയും. എന്തിനേത് ഇത്രയും? കൃഷിക്കാരൻ തന്നെ പറയും ഇത്രയും ഭാരമുള്ള ഈ വിദ്യ എന്തിനായത്? ഇതിനുവേണ്ടി ഒരാൾ എന്തിനു പരിശ്രമിക്കണം? അതും എല്ലാം പരിത്യജിച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, അതെന്തിനാണ്? അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയും ഇന്നതാണ്. അത് അതിൻ്റെ മുഖ്യമായ ഫലങ്ങൾ കൃതകൃത്യത. മുഖ്യമായ ഫലം, മറിച്ച് അവാന്തര ഫലങ്ങൾ ഉപാസനയുടെ ഫലങ്ങൾ, ബ്രഹ്മലോകപ്രാപ്തി തുടങ്ങിയ ഫലങ്ങൾ, അതിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണ്? വിശേഷം ബ്രഹ്മം കൂടി അടുത്ത് പറയും. രണ്ട് തരത്തിലാണ് നിർദ്ദേശിക്കുന്നത്, ഒന്ന് സ്വാഭാവികമായി, മറ്റൊന്ന് നിരുപാധികമായി. ശ്രുതി തന്നെ നിരുപാധികമായി ആ തത്വത്തെ നിർദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടി. ആ അറിവിന്റെ ഫലമാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. അറിവിന്റെ ദുഷ്ടമായ ഫലം, തനിക്ക് അനുഭവിക്കാൻ പറ്റിയ ഫലമാണ് കൃതകൃത്യത. അതേ തത്വത്തെ തന്നെ സ്വാഭാവികമായി നിർദ്ദേശം, ജന്മാദികളെല്ലാം ഏതിൽ നിന്നാണോ ഉണ്ടായത് എന്നും മറ്റും ഉപാധിയോടുകൂടി നിർദ്ദേശിക്കും. ജഗത് കർത്താവായി, സർവശക്തനായി, സർവജ്ഞനായി എല്ലാം നിർദ്ദേശിക്കും. അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഹിരണ്യഗർഭ ഉപാസനയും മറ്റും നിർദ്ദേശിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? ഹിരണ്യഗർഭ ലോകപ്രാപ്തിയും മറ്റുമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഫലങ്ങളുടെ സാധന എന്താണ്? അതാണ് മൂന്നാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നാലിൽ ഫലം, മൂന്നിൽ സാധന. അതിലിവിടെ ഇപ്പോ നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം പാദം, ഇതെല്ലാം ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ വിശേഷിച്ച എന്താണ്? ഈ ഒന്നാം പാദത്തിൽ ചർച്ച ചെയ്യുന്നു സ്പഷ്ട ബ്രഹ്മലിംഗം. അതായത് വേദത്തിൽ, ശ്രുതിയിൽ, വിശേഷിച്ച ഉപനിഷത് ഭാഗങ്ങളിൽ എവിടെയാണ് സ്പഷ്ടമായി ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നു? രണ്ടു തരത്തിൽ വരാമല്ലോ, അസ്പഷ്ടമായും പറയാം, സ്പഷ്ടമായും പറയാം. അപ്പോ സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന എവിടെ? അതാണ് ഇവിടെ പറയുന്നത്. ശബ്ദം എന്ന് പറയുന്നതാണ് ശാസ്ത്ര യൂണിത്വ എന്ന് പറഞ്ഞു. സ്പഷ്ടമായ ശബ്ദം ബ്രഹ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതൊക്കെയാണ്? അതാണ് ഈ പ്രകരണം ഈ പാദത്തിൽ ചർച്ച ചെയ്യുന്നത്, ഒന്നാം പാദത്തിൽ. അങ്ങനെ സ്പഷ്ടമായ ശബ്ദമുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. സ്പഷ്ടമായ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശബ്ദം വ്യക്തമായി ബോധിപ്പിക്കുക, ഇതാണ് ജഗത് കാരണം എന്ന്. അല്ലെങ്കിൽ ഒരു ശബ്ദം വ്യക്തമായി ബോധിപ്പിക്കുക, ഇതാണ് ബ്രഹ്മം എന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശ്രോതാവിന് അഭിമുഖമായി നേരിട്ട് ബോധിപ്പിക്കുക, ശ്രോതാവിന് ആ ശ്രവണത്തിൽ നിന്ന് വ്യക്തമായി ബോധിക്കുക, ബോധ്യം വരും, അതിനു വേണ്ട ശബ്ദങ്ങൾ, അതാണ് സ്പഷ്ട ബ്രഹ്മലിംഗങ്ങൾ എന്ന് പറയുന്നത്. ആ വാക്യങ്ങളുടെ ആശ്രയിച്ചുള്ള വിചാരമാണ് ഈ പാദത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അശബ്ദം. ഇവിടെ അങ്ങനെ ശബ്ദമില്ല, സ്പഷ്ടമായ ഒരു ശബ്ദമില്ല. അതുകൊണ്ട് നാ എന്ന് പറഞ്ഞ് നിഷേധിച്ചു. എന്തിനാ നിഷേധിച്ചത്? ജഗത്തിന് കാരണം പ്രധാനമാണ്. ആ സൂത്രത്തിലല്ലോ വേണ്ട, സൂത്രത്തിനത് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇതിനെ അധികരണമാക്കിയിരുന്നു. ഒരു സൂത്രം മാത്രം എടുത്ത് ചിന്തിക്കരുത്. തുടർന്ന് വരുന്ന ഈ അധികരണത്തിൽ വരുന്ന സൂത്രങ്ങളെല്ലാം കൂടി ചേർത്ത് വച്ചിട്ട് ചിന്തിക്കുന്നു. ഇങ്ങനൊരാശയം ഇതിൽ നിന്ന് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ശബ്ദമില്ലല്ലോ, ശബ്ദം വേണമെന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം സൂത്രം എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സൂചന? സൂത്രം ഇത്യാഹു. സൂത്രം എന്ന് പറയുന്ന ഒരു ആശയത്തെ സംഗ്രഹിച്ചിരിക്കുകയാണ്. ആശയത്തെ സംഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ അത് പറഞ്ഞു. അതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വിപുലമായ ഒരാശയത്തെ ഒരാളതിനെ സംഗ്രഹിച്ചു എളുപ്പം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് ഇതുപോലുള്ള എഴുത്തും പ്രസിദ്ധീകരണമൊന്നുമില്ല. വലിയ ആശയങ്ങളെയൊക്കെ ചെറിയ ചെറിയ സൂത്രങ്ങളാക്കി സൂക്ഷിച്ചു വയ്ക്കുക, അന്നത്തെ ഒരു ശൈലിയായിരുന്നു. അപ്പോൾ ആരാണോ ഇങ്ങനെ ആശയങ്ങളെ സംഗ്രഹിക്കുന്നത് അവർ തന്നെയാണ് ഈ ആശയത്തെ വിപുലപ്പെടുത്തുന്നതും, ആ സംഗ്രഹിക്കുന്ന സൂത്രങ്ങളിൽ നിന്ന് അതിനെ അവർ തന്നെ വിപുലപ്പെടുത്തുന്നു. അതിനെ സമ്പ്രദായം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗുരുകുലത്തിൽ അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, ആ പരമ്പരയിൽ പെടുന്നവർക്ക്, അത് അധ്യയനം ചെയ്യുന്നവർക്കെല്ലാം അത് മനസ്സിലാകും. ഇതെല്ലാം ആശയങ്ങളുടെ സംഗ്രഹമാണ്. മറ്റുള്ളവർക്കത് മനസ്സിലാകത്തില്ല. കാരണം എന്തുകൊണ്ട്? ആ ഒരു പരമ്പരയിലാണ് അത് സംഗ്രഹിച്ചത്. അവിടെയാണ് അത് വിശദമായി ചർച്ച ചെയ്തത്, ഗുരുശിഷ്യ പരമ്പരയിൽ. അപ്പോൾ ആ പരമ്പരയിൽ പെടുന്നവർക്കത് മനസ്സിലാകും, ഇത് ഇന്ന ഇന്ന ആശയങ്ങളെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അതുകൊണ്ടപ്പോൾ പിന്നെ എന്താ ശ്രദ്ധിക്കുന്നത്? എന്തായാലും അതറിയാം ആ പരമ്പരയിൽ പെടുന്നവർക്ക്, ഗുരുശിഷ്യ പരമ്പരയിൽ പെടുന്നവർ. അപ്പോൾ കഴിയുന്നത്ര കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആശയത്തെ സംഗ്രഹിക്കുക. അങ്ങനെ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈക്ഷദേഹി എന്ന അശബ്ദം. ഇത് കേൾക്കുമ്പോൾ ഒരാൾ പറയും, സാറിന് പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. പ്രധാന കാരണവാദത്തെ നിഷേധിക്കുന്നു എന്ന് തോന്നുന്നില്ലല്ലോ. ആ തോന്നത്തില്ല, സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? ആ തോന്നണമെങ്കിൽ ആ കേൾവിക്കാരൻ ആ സമ്പ്രദായത്തിൽപ്പെട്ട ആളായിരിക്കണം, എന്നാലേ തോന്നത്തുള്ളൂ. എന്തുകൊണ്ട്? അവിടെ ആ സമ്പ്രദായത്തിലാണ് അത് സംഗ്രഹിച്ചത്. അപ്പോൾ ആ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ആചാര്യൻ അത് വിശദീകരിക്കുമ്പോഴേ കേൾക്കുന്നവന് അത് തോന്നത്തുള്ളൂ. അതുകൊണ്ടിതിങ്ങനെ ഓരോ പരമ്പരകളിൽ നിന്ന്, പാണിനിയുടെ വ്യാകരണ സൂത്രങ്ങൾ, ജൈമിനിയുടെ മീമാംസാ സൂത്രങ്ങൾ, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ, ഇങ്ങനെയുള്ള ഈ സൂത്രങ്ങളെല്ലാം ഓരോ പരമ്പരകളിൽ പെടുന്നതാണ്. അതാത് പരമ്പരകൾക്ക് വേണ്ടി അത് സംഗ്രഹിച്ചു വയ്ക്കുകയാണ്. അതാത് പരമ്പരകളിൽ പെടുന്ന ആചാര്യന്മാർ അത് ശിഷ്യന്മാർക്ക് വേണ്ടി വീണ്ടും വിശദീകരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് സമ്പ്രദായ വിത്തെന്നും മറ്റും ഭാഷകാരൻ പറയുന്നത്. ആ സമ്പ്രദായവുമായി ബന്ധമില്ലാത്ത ഒരാൾ അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അതിന് വിപരീതമായ അർത്ഥം വരും. അവിടെയാണ് തകരാറ് സംഭവിക്കുന്നത്. തുടങ്ങിയെങ്ങനെ അധാതു ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ബ്രഹ്മവിദ്യയുടെ ഒരു സമ്പ്രദായമാണത്. ബ്രഹ്മശബ്ദം ആദ്യം ഉപയോഗിച്ചതെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ബ്രഹ്മജിജ്ഞാസയ്ക്ക് താല്പര്യമുള്ളവർ ഈ സമ്പ്രദായത്തിലേക്ക് വരും. അപ്പോൾ ആ സമ്പ്രദായത്തിൽ ഏതൊരാചാര്യനാണോ ഇത് സംഗ്രഹിച്ചത്, ആ ആചാര്യൻ അല്ലെങ്കിൽ ആചാര്യന്റെ ശിഷ്യന്മാർ അതിനെ വിശദമാക്കി കൊടുക്കും. അങ്ങനെ ആ ആശയത്തെ വിശദമാക്കിയതാണ് ഭാഷ്യം എന്ന് പറയുന്നത്, അദ്വൈത സമ്പ്രദായത്തിൽ അത് വിശദമാക്കി. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഏതാണ്? ഭാഷ്യകാരൻ പറയുന്ന വലിയ തർക്കമാണ്. ഭാഷ്യകാരൻ പറയുന്ന അദ്വൈതമാണോ, അതോ രാമാനുജൻ പറയുന്നതാണോ, അതോ മാധവൻ പറയുന്നതാണോ എന്ന് ചോദിച്ചു. അവിടെ ചിന്തിക്കേണ്ടത് ഇത് ഏത് സമ്പ്രദായത്തിലാണ് ഇതിനെ വിശദീകരിക്കുന്നു. അദ്വൈത സമ്പ്രദായത്തിലാണെങ്കിൽ ഇത് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ താല്പര്യം. എന്തുകൊണ്ട് അദ്വൈത സമ്പ്രദായത്തിൽ ഇതിനെ ഇങ്ങനെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത്? ഇനി മറ്റേതെങ്കിലും സമ്പ്രദായത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവിടെ പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് അദ്വൈത സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സൂത്രങ്ങളുടെ അർത്ഥം ഇതാണ്, അതാണ് ഭാഷ്യം. ഇവിടെ ഈ ശബ്ദങ്ങൾ മതി, ഈ ശബ്ദം കൊണ്ട് തന്നെ ഇവിടെ എന്താണോ ഉപേക്ഷിക്കുന്നത് ആ അർത്ഥം വെളിപ്പെടും. എന്തുകൊണ്ട്? ആ സമ്പ്രദായത്തിൽ ഇത് സംഗ്രഹിച്ചതായതുകൊണ്ട്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരുന്നൊരു സൂത്രം കഴിഞ്ഞ് വയ്ക്കുകയല്ല. നിങ്ങളെല്ലാവരും ഇത് വ്യാഖ്യാനിച്ചോളൂ, ഞാനത് എഴുതുകയാണ്, അങ്ങനെയല്ല. അപ്പോൾ വളരെ പ്രചരിച്ചിരുന്ന വിശാലമായിരുന്ന ഒരാശയത്തെ വ്യാസഭഗവാൻ അങ്ങനെ സംഗ്രഹിച്ചാണ്. ശരി, അതിനെന്താ തെളിവെന്ന് ചോദിച്ചു. അങ്ങനെ ഈ പറയുന്നു, ഇത് വളരെ വിപുലമായ ആശയമായിരുന്നു. അതാണ് ഇതിനകത്ത് ധാരാളം ആചാര്യന്മാരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അത് ആ സിദ്ധാന്തത്തോട് യോജിക്കുന്നവരും സിദ്ധാന്തത്തോട് യോജിക്കാത്തവരും സിദ്ധാന്തത്തോട് അടുത്ത് നിൽക്കുന്നവരും സിദ്ധാന്തത്തിൽ നിന്ന് അകത്ത് നിൽക്കുന്നവരുമായിട്ടുള്ള പലരുടെയും ഇത് ദീർഘകാലം ചർച്ച ചെയ്ത വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കും. ആ ചർച്ച ചെയ്തൊരു സമ്പ്രദായം രൂപപ്പെട്ടു വന്നതാണ്, അതിനെ സംഗ്രഹിച്ചു. അതുകൊണ്ട് ശബ്ദങ്ങൾ ഇത് മതി. അതിൽ നിന്ന് നേരത്തെ തന്നെ ഇതിനുള്ള ആശയങ്ങളെയാണ് ഇവിടെ സംഗ്രഹിച്ചത്. അതിൽ നിന്ന് ആശയം ആ സമ്പ്രദായത്തിൽപ്പെട്ട ഒരാചാര്യന് പുറത്തെടുക്കാം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് താൻ സ്വയം അദ്വൈത സമ്പ്രദായത്തിൽപ്പെട്ട ആളാണ്, അദ്വൈത സമ്പ്രദായം അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നത് ഇങ്ങനെയാണ്, അത് താൻ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നാ എന്നുള്ളതിന് ആദ്യം വ്യാഖ്യാനിച്ചു, നാ ശരിയല്ല. എന്തുകൊണ്ടാ ശബ്ദം? ഇവിടെ അതിന് ശബ്ദമില്ല, ശ്രുതി പ്രമാണമില്ല. അശബ്ദം ഹി തത് പ്രധാന കാരണവാദം, അശബ്ദമാണ്, അതിന് പ്രമാണങ്ങളില്ല. കഥം അശബ്ദത്വം? എന്തുകൊണ്ട് അത് അശബ്ദമായി, ശബ്ദപ്രമാണമില്ല? പറയുന്നു, ഈക്ഷദേഹി പറയുന്നു, ശ്രുതിയിൽ പറയുന്നു മറ്റൊരു തരത്തിലാണ്. ജഡകാരണവാദത്തെ അനുകൂലിക്കുന്ന രീതിയിലല്ല പറയുന്നു, മറിച്ച് ചേതന കാരണവാദത്തെ അംഗീകരിക്കുന്ന രീതിയിലാണ്. ചൈതന്യമാണ്, ചൈതന്യം എന്നാൽ ബോധം, അറിവ്, അതാണ് കാരണം എന്നുള്ളതിനെ അംഗീകരിക്കുന്ന രീതിയിലാണ് ശ്രുതി പറയുന്നത്. ഈക്ഷതേഹി അത് വിശദീകരിക്കുന്നു, ഈക്ഷതൃത്വ ശ്രവണ കാരണസ്യ. അവിടെ ഈക്ഷിതൃത്വം, കാരണത്തിൽ ഈക്ഷിതൃത്വം ഉണ്ട്. ഈക്ഷിതാവിൽ ഇരിക്കുന്ന ധർമ്മമാണ് ഈക്ഷിതൃത്വം. ഈക്ഷിതാവ്, ഈക്ഷദർശനെ, ദർശിക്കുന്നവൻ, സങ്കല്പിക്കുന്നവൻ, അറിയുന്നവൻ എന്നും പറയാം. ദർശിക്കുക എന്ന് വെച്ചാൽ അറിയുക എന്നർത്ഥം. അപ്പൊ ആ അറിയുന്നവനിരിക്കുന്ന ധർമ്മം, അറിവ്, ആ അറിവിനെ വെളിപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ട്. അതാണ് ഈക്ഷിതൃത്വ ശ്രവണ. എങ്ങനെ? ജഗത്തിന് കാരണമായിരിക്കുന്നത് എന്തോ അത് അറിവുള്ളതാണ് എന്ന് ബോധിപ്പിക്കുന്നു. ജഗത്തിന് കാരണനായിരിക്കുന്ന ചേതനൻ അറിവോടുകൂടിയവനാണ്. അറിവ് ചേതനനിലേ ഉണ്ടാവും. ഇതിന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ജഡമാണ്, ഇതിൽ അറിവില്ല. പക്ഷെ ഞാൻ സ്വയം ചേതനാണെന്നുണ്ട്, എന്നിൽ അറിവുണ്ട്. അങ്ങനെ ശ്രവിക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ശ്രുതിയുള്ളത് കൊണ്ട്. അതുകൊണ്ട് കാരണം ചേതനനാണ്, ജഡമായ പ്രകൃതിയല്ല. കഥം അതെങ്ങനെ പറയുന്നു? ഏമിശ്രീയതേ സദൈവസ്വമീതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ഇത്യുപക്രമ്യ തദൈക്ഷത ബഹുസ്യം പ്രജായേതി തത്തേജോ അസൃജത ഇതി. നമ്മൾ വളരെ വിശദമായി ദിവസങ്ങൾ ചർച്ച ചെയ്തതാണ് സദൈവസ്വമീതമഗ്ര ആസീത് എന്നുള്ള ഭാഗം. ഏകമേവ അദ്വിതീയം. ഇവിടെ ഇവർ പറയുന്നു പ്രധാനമായിരുന്നു അവിടെ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്, ശ്രുതി എന്താ പറയുന്നത്, അത് ഏകമേവ അദ്വിതീയമായിരുന്നു, അദ്വിതീയ വസ്തുവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എവിടെ ഈ സൃഷ്ടി വിലയത്തിൽ ഈ സൃഷ്ടിയൊക്കെ അവസാനിക്കുമ്പോൾ അതിനെ പ്രളയം എന്ന് പറയുന്നു. അതിനവിടെ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് സുഷുപ്തി എടുത്ത് ചർച്ച ചെയ്താണ് മനസ്സിലാക്കിയത്. ഇപ്പൊ സൃഷ്ടിയെല്ലാം അവസാനിച്ചിരിക്കുന്ന സ്ഥാനം, അടുത്തൊരു സൃഷ്ടി സംഭവിക്കുന്നത് വരെ സൃഷ്ടാവ് വിശ്രമിക്കുന്ന സ്ഥാനം അതാണ്. അപ്പൊ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ അത് വിശ്രമം എന്ന് പറയുമ്പോൾ എന്താണ്, അതടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് വിശ്രമം. ആ വിശ്രമം അവസാനിക്കാറായി, അപ്പോൾ ഇനി അടുത്ത് വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. ആ സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത് ഏകമേവ അദ്വിതീയം. അതായിരുന്നു അവിടെ എന്ത് ചെയ്തു, തദൈക്ഷത ബഹുസ്യം പ്രജായി. ഉടനെ അവിടെ ഒരു സങ്കല്പമുണ്ടായി, സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ടായി. അപ്പോൾ ആ സങ്കല്പം എന്ന് പറയുന്ന അറിവാണ്, അറിവെന്ന് പറയുന്ന ചേതനിലാണ്. അപ്പൊ ചേതനാണ് സങ്കല്പിച്ചത് സൃഷ്ടിയെ സംബന്ധിച്ച്. അതിനെ തുടർന്ന് സൃഷ്ടി സംഭവിക്കുന്ന ഒന്നാണ്. അത് എങ്ങനെ സങ്കല്പിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും? താൻ സങ്കല്പിച്ചാണോ? ഈ പരിച്ഛിന്നനായിരിക്കുന്ന ജീവഭാവത്തിലിരിക്കുന്ന ഞാൻ സങ്കല്പിച്ചാണോ? അല്ല. ഈ പരിച്ഛിന്നമായിരിക്കുന്ന ജീവഭാവത്തോട് അഭിന്നമായിരിക്കുന്ന ഈ ജീവഭാവത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതായ ബ്രഹ്മതത്വം, ആ ബ്രഹ്മതത്വത്തിലാണ് ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ സങ്കല്പമുണ്ടായത്. ഏതുപോലെ സുഷുപ്തനായിരിക്കുന്ന തന്നിൽ ജാഗ്രതത്തിലേക്ക് കടന്നു വരുമ്പോൾ ശബ്ദസ്പർശ രൂപരസാദികളുടെ സങ്കല്പം ബോധം ഉണ്ടാവുന്നതുപോലെ ഉണ്ടാവുന്നുണ്ടല്ലോ. അതാണല്ലോ ജാഗ്രത എന്ന് പറയുന്നത്. അതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കുറിച്ചും ബോധമുണ്ടാകുന്നു. അഹം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കുറിച്ചും ബോധമുണ്ടാവും. സൃഷ്ടാവായിരിക്കുന്ന തന്നെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും തനിക്ക് ബോധമുണ്ടാവും. അതുപോലെ പക്ഷെ അതുകൊണ്ട് തനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. കാരണം താൻ സൃഷ്ടിയിൽ അന്തർഭവിച്ചു പോയി. അപ്പൊ താൻ സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷെ തന്റെ സൃഷ്ടിക്ക് പരിമിതിയുണ്ട്. തനിക്ക് സ്വയം സർവജ്ഞനായി സർവശക്തനായി സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. താൻ സൃഷ്ടിക്കുന്നതിനെല്ലാം തനിക്ക് അധീനമാക്കി വെക്കാൻ കഴിയുന്നില്ല. തന്റെ സൃഷ്ടിയുടെ മേലിൽ സൃഷ്ടി സ്ഥിതി ലയം എന്നുള്ള നിയന്ത്രണം തനിക്കില്ല. അതേസമയം അതെല്ലാം ഇവിടെ സംഭവിക്കുന്നു, ഈ ബ്രഹ്മത്തിൽ സംഭവിക്കുന്നു, ജഗത്സൃഷ്ടാവിൽ സംഭവിക്കുന്നു. അവിടെ സങ്കല്പമുണ്ടായി. അത് സാധാരണ ഇവിടെ ഉദാഹരണമായിട്ട് പറയും, എന്താണ് പാത്രം ഉണ്ടാക്കുന്നയാള് പാത്രത്തെ ഉണ്ടാക്കാൻ പോകുമ്പോൾ അയാളുടെ മനസ്സിൽ ആദ്യ സങ്കല്പം വരുന്നു, പാത്രം ഇന്ന രീതിയിലായിരിക്കണം, മണ്ണ് ഇന്ന രീതിയിലായിരിക്കണം, അത് ഇന്ന രീതിയിൽ കുഴച്ചെടുക്കണം, ഇതിനെല്ലാം കുറിച്ചുള്ള സങ്കല്പം അയാളുടെ മനസ്സിൽ വരുന്നു. ആ സങ്കല്പത്തെ പ്രാവർത്തികമാക്കുമ്പോൾ അത് സൃഷ്ടിയാകും. അതുപോലെ സൃഷ്ടി ബ്രഹ്മസങ്കല്പം ഈശ്വര സങ്കല്പമാണ് സൃഷ്ടി. ആ സൃഷ്ടിയെ തുടർന്ന് പിന്നെ പലതരത്തിൽ സൃഷ്ടി സംഭവിക്കുന്നു. അത് പിന്നെ ആരാണ് പിന്നെ തുടർന്ന് സൃഷ്ടിക്കുന്നത്? ജീവനാണോ സൃഷ്ടിക്കുന്നത്? ദേവന്മാരാണോ സൃഷ്ടിക്കുന്നത്? ലോകപാലകന്മാരാണോ സൃഷ്ടിക്കുന്നത്? പ്രജാപതിയാണോ? ഹിരണ്യഗർഭനാണോ? സൂത്രാത്മാവാണോ? പലതരത്തിലും അവനെ വിശദീകരിക്കാം. അത്തരം വിശദീകരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ തുടക്കം എന്താണോ, ആ ബ്രഹ്മചൈതന്യത്തിൽ ഉണ്ടായ സങ്കല്പമാണ്. അതെങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി എല്ലാം ഇനി ചർച്ച ചെയ്യും. തത്ര ഇതം ശബ്ദവാച്യം നാമരൂപ വ്യാകൃതൻ ജഗത് പ്രാഗുത്പത്തേഹേ സദാത്മന അവധാര്യ തസൈവ പ്രകൃതസ്യ സത്ശബ്ദവാച്യസ്യ ഈക്ഷണപൂർവം തേജപ്രകൃതേഹേ സ്രഷ്ടൃത്വം ദർശയതി. സദൈവ സൗമ്യ ഇതമഗ്ര ആസീത്. ഇവിടെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. തന്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചം, അതാണ് പറഞ്ഞു നാമരൂപ വ്യാകൃതം. സ്പഷ്ടമായ നാമരൂപഭാവത്തിൽ നിലനിൽക്കുന്നത്, വ്യാകരിക്കപ്പെട്ടത്, പ്രകടമായത്. നാമരൂപാത്മകമായി പ്രപഞ്ചം തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, അതാണല്ലോ മനുഷ്യൻ എന്നും ഈ പ്രപഞ്ചത്തിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സൃഷ്ടി സംഭവിച്ചു, സൃഷ്ടിയുടെ ഹേതു എന്താണ്? ഇവിടെ ശിഷ്യനോട് ഗുരു അത് വിശദീകരിച്ചു കൊടുക്കുന്നു. എങ്ങനെ നാമരൂപാത്മകമായിരിക്കുന്ന ഈ സൃഷ്ടിയെ നേരിട്ട് കണ്ടുകൊണ്ട്, അതുകൊണ്ട് അതിന് വ്യാകൃതം എന്ന് പറഞ്ഞു. ഈ ജഗത്ത് എങ്ങനെയാ തുടങ്ങുന്നത്? പ്രാഗുത്പത്തേഹേ. സൃഷ്ടി എന്നാരംഭിച്ചു, എങ്ങനെ ആരംഭിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നെല്ലാം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സൃഷ്ടിക്ക് മുമ്പ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതാണ് പ്രാഗുത്പത്തേഹേ. ഈ ജഗത്തിങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് സദാത്മന എന്തായിരുന്നു? ഇത് കേവലമായ സത്ത് മാത്രമായിരുന്നു. താൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പ് എങ്ങനെയാണോ കേവലമായ സസ്വരൂപനായി ഗാഠനിദ്രയിൽ അസ്തിത്വമാത്രനായി സ്ഥിതി ചെയ്തിരുന്നത്, സ്വയം ഗ്രഹിക്കാൻ പോലും കഴിയാത്ത അസ്തിത്വം, നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അസ്തിത്വമെന്ന് ജാഗ്രതയിൽ ബോധിക്കുന്ന അസ്തിത്വമാത്രനായി സ്ഥിതി ചെയ്ത്, അതുപോലെ ഇവിടെ പറയുന്ന എന്താണ്, സദാത്മന കേവലം സത്തായിരുന്നു. ഇതല്ല ഇവിടെ എന്റെ സൃഷ്ടിയുടെയോ നിന്റെ സൃഷ്ടിയുടെയോ കാര്യമല്ല പറയുന്നത്. സത്തിൽ നിന്ന് എങ്ങനെ ഈ സൃഷ്ടി സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പൊ കേവലം സദ്രൂപത്തിലായിരുന്നു അത്. സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക. സദാത്മന കേവലം സത്ത്, രണ്ടാമത് അവിടെ ഒന്നില്ല. അടുത്ത ഭാഷിക ഏതെങ്കിലും ഒന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യ. ആ സൃഷ്ടിക്കും മുമ്പുള്ള അവസ്ഥ, ഈ ജാഗ്രതത്തിന് മുമ്പുള്ള ഒരവസ്ഥയെക്കുറിച്ച് തനിക്ക് ഞാൻ എന്റെ ശൂന്യതയെന്ന് എനിക്ക് പറയാൻ വയ്യ, എനിക്ക് എന്നെ നിഷേധിക്കാൻ വയ്യ, എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയാൻ വയ്യ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അംഗീകരിക്കുകയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തനിക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പറയുന്നു കേവല സത്ത്. രണ്ടാമത് ഏതെങ്കിലും ഒരു ചർച്ചയ്ക്കെടുത്തു കഴിഞ്ഞാൽ അതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നും പറയാൻ വയ്യ, രണ്ടും വയ്യ. സത് അസദ്ഭ്യാം അനിർവചനീയ. സത്തെന്ന് നിശ്ചയിക്കാൻ വയ്യ, അസത്തെന്ന് നിർശ്ചയിക്കാൻ വയ്യ. പിന്നെ എന്താണ് കേവലമായ സത്ത്? ഇവിടെ അങ്ങനെയല്ല. എന്റെ മുമ്പിൽ ഈ വസ്തു ഇരിക്കുന്നു, ഞാൻ പറയുന്നതുണ്ട്, ഇവിടെ ഇല്ലാത്തതിന് ഞാൻ പറയുന്നു ഇല്ല. ഇത്തരത്തിലുള്ള സദസദ് വ്യവഹാരം, അസാധ്യമായിരിക്കുന്ന കേവലമായ അസസ്വരൂപം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സൃഷ്ടിക്ക് മുമ്പ് സംഭവിച്ചത്. അവിടെ ആ സൃഷ്ടിയിൽ അന്തർഭവിച്ച ഞാനും ഉണ്ടായിരുന്നില്ല, നീയും ഉണ്ടായിരുന്നില്ല. ആ സത്ത് അതാണെന്ന് നിശ്ചയിക്കുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് കേവല സത്തായിരുന്നു. തസ്യൈവ പ്രകൃതസ്യ സശബ്ദവാച്യസ്യ. അതവിടെ ഇവിടെ അവതാരണമൊക്കെ ചെയ്ത് എവിടെയാണ്? ചന്ദോഗ്യത്തിൽ തന്നെ. അവിടെ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ഉറപ്പിച്ച കാര്യമാണ്. തത്വമസി എന്നുള്ള വിചാരത്തിന് വേണ്ടി ഇത് ആവശ്യമാണ്. ആരാണ് ആ തത്ത്? അവിടെ പറഞ്ഞു അതാണ് ആ സത്ത്. തത്ത് എന്ന് പറയുന്നത് കേവലമായ സത്ത് തന്നെയാണ്, അല്ല വേറെ ഒന്നുമില്ല. അവിടെ തസ്യ പ്രകൃതസ്യ സബ്ശബ്ദവാച്യസ്യ, അത് സബ്ശബ്ദം കൊണ്ടാണ് നമ്മളെ അത് ബോധിപ്പിച്ചത്. അവിടെ എന്ത് ചെയ്തു? ഈക്ഷണപൂർവകം അവിടെ ഒരു ആ സത്ത്, സത്ത് എന്ന് പറയുന്നത് ചൈതന്യം തന്നെയാണ്. സത്തും ചൈതന്യവും രണ്ടല്ല, സത്ത് തന്നെയാണ് ചേതനായിരിക്കും. അതുകൊണ്ട് സത്സ്വരൂപനായ ചേതനസ്വരൂപനായിരിക്കുന്ന ആ തത്വത്തിൽ ഒരു ധർമ്മം, ചൈതന്യധർമ്മം പ്രകടമായി. അതിനാണ് ഇവിടെ പറയുന്നത് ഈക്ഷണം. ഈ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നിൽ പ്രകടമാകുന്നത് പോലെ താനെങ്ങനെയാണോ ഈ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെയെല്ലാം അറിയുമ്പോൾ അതെല്ലാം തൻ്റെതായ സൃഷ്ടിയായി മാറുന്നത്, അതന്നെ അവിടെ സംഭവിച്ചു. സത്ത് അവിടെ എന്ത് ചെയ്തു? ഈ സ്ഥൂലമായിരിക്കുന്ന, ബൃഹത്തായിരിക്കുന്ന തേജപ്രഭൃതി ബ്രഹ്മാണ്ഡത്തിന്റെ സൃഷ്ടി അവിടെ സംഭവിച്ചു. സൂര്യചന്ദ്രാദികളുടെ എല്ലാം സൃഷ്ടി അവിടെ സംഭവിച്ചു. ഞാനും നീയും എല്ലാം അവിടെ സൃഷ്ടമായി എന്ന് അതാണ് ആ സൃഷ്ടിത്വത്തെ അങ്ങനെയാണ് ശ്രുതി കാണിക്കുന്നത്. ഇവിടെ ഇവിടെ പ്രധാനം ജഡത്തിനിവിടെ എന്താ സ്ഥാനം? സത്തായിരിക്കുന്ന ചേതനം സൃഷ്ടിക്കുമ്പോൾ ജഡമെന്ന് പറഞ്ഞാൽ സത്യമല്ല. ഈക്ഷതേഹേ അവിടെ ദർശനം, ഈക്ഷണം, സങ്കല്പം അതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് തഥാ അന്യത്ര ഐതരേയത്തിനുണ്ട് ആത്മാവായുധം ഏക ഏവ അഗ്ര ആസീത് അഗ്രേ. അവിടെയും പറഞ്ഞു സദൈവ സൗമ്യ ഇതം അഗ്ര ആസീത് അഗ്രേ. ആ പ്രളയകാലത്തിൽ ഈ കാണുന്ന സൃഷ്ടിക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിന് മുമ്പ് ആത്മാ വാ ഏവ അഗ്ര ആസീത് കേവലം ആത്മാവ്. അവിടെ രണ്ടാമത് ഒന്നിനെ അംഗീകരിക്കുന്നില്ല. ആത്മാവിൽ നിന്ന് വേറിട്ടൊരു അജ്ഞാനത്തെയോ മായയോ അവിദ്യയോ ഒന്നുമില്ല, കേവലമായ ആത്മാവ് മാത്രം. അടുത്ത അഭ്യാകൃതത്തെക്കുറിച്ച് പറയും, അവ്യക്തത്തെക്കുറിച്ച്. അതിനെയും നമ്മൾ കരുതുന്നത് പോലെ അംഗീകരിക്കുന്നില്ല. ആ കേവലമായ സത്തയിൽ നിന്ന് വേറിട്ട് ഒരു സത്യയായി എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ അസത്തായി സ്വീകരിക്കുന്നു, അതുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഏക ഏവ രണ്ടാമതൊന്നുമില്ല. ഏവ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ആ തത്വമല്ലാതെ രണ്ടാമതൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്വയം എന്ന് പറയുന്നത്. അദ്വയമായ തത്വം മാത്രം ആസീ നാന്യത് കിഞ്ചന മിഷത് പറയുന്നവിടെ ഒരു ചലനം പോലും ഉണ്ടായില്ല. ചലനം എന്ന് പറയുന്നത് കർമ്മം. മനസ്സ് ചലിച്ചില്ല, ബുദ്ധി ചലിച്ചില്ല, പ്രാണന്മാർ ചലിച്ചില്ല, അതൊക്കെയാണല്ലോ ചലനത്തെ ഉണ്ടാക്കുന്നത്. പ്രാഥമികമായ പ്രാരംഭത്തിലുള്ള ചലനങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നു. ഗാഠനിദ്രയിൽ ഇതൊന്നും ചലിക്കുന്നില്ല. ജാഗ്രതത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ചലിച്ചു തുടങ്ങുന്നു. പ്രാണൻ ചലിക്കുന്നു, മനസ്സ് ചലിക്കുന്നു, ബുദ്ധി എല്ലാം പ്രവർത്തിക്കുന്നു. പക്ഷെ അവിടെ എന്താണ്? നാന്യ കിഞ്ചന മിഷത്, യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. വളരെ സ്വച്ഛവും ശാന്തവും ആയിരുന്നു. ശാന്തം ശിവം എന്ന് പറയുന്നു. കേവലം പ്രജ്ഞാനഘനം അതായിരുന്നു അവിടെ. അതാണ് നാന്യ കിഞ്ചന മിഷത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നില്ല. എന്ത് ചെയ്തു? ഈക്ഷത അവിടെ സങ്കല്പം ഉയർന്നു വന്നു. ഓ, അതെന്താ അങ്ങനെ വന്നത്? സൂര്യന് പ്രകാശിക്കാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? സൂര്യൻ പ്രകാശസ്വരൂപനാണ്. അപ്പൊ അതിൽ നിന്ന് പ്രകാശം കിരണങ്ങളായി എന്തുകൊണ്ട് പ്രസരിക്കുന്നു എന്ന് ചോദിച്ചാൽ സമാധാനമുണ്ടോ? ഇല്ല. അതുപോലെ എന്ത് ചെയ്തു? ഈ ചേതനിലും ഇങ്ങനെ ഉണ്ടായി, പ്രകാശമുണ്ടായി. പ്രകാശസ്വരൂപനായിരിക്കുന്നു, അതിനും സങ്കല്പങ്ങളുണ്ടായി. ചൈതന്യസ്വരൂപനായിരിക്കുന്ന ആ പുരുഷനിലും ചൈതന്യ പ്രകാശമുണ്ടായി. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് അതെപ്പോഴും ഉള്ളിലിരിക്കുന്നു. എന്താ അവിടെ എന്തിനാ പ്രകാശമുണ്ടായത്? വേണ്ട, ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ആ പ്രകാശം അതിന്റെ സ്വരൂപം അല്ലേ? അതൊക്കെ തന്നെ. പക്ഷെ താൻ സൃഷ്ടിയെ കാണുന്നു, സൃഷ്ടിക്കൊരു സമാധാനം വേണം, അതുകൊണ്ട് ഇതിങ്ങനെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പക്ഷുകാരൻ തന്നെ പറയും പരമാർത്ഥത്തിൽ ഒരു സൃഷ്ടി സംഭവിച്ചെന്നോ അല്ലെങ്കിൽ സൃഷ്ടിയുടെ പരമാർത്ഥയെക്കുറിച്ചോ സൃഷ്ടാവിൽ നിന്ന് വേറിട്ട് അതിൻ്റെ ഒരു അസ്തിത്വത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. ഇങ്ങനെ സൃഷ്ടി ഉണ്ടെന്ന് തോന്നുമ്പോൾ അതിനൊരു സമാധാനം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് സങ്കല്പം വന്ന് സഹിഷ്ണുത ലോകാനുസൃജ ഇതി സൃജൈ അഹം സൃജൈ, ഈ ലോകങ്ങളെല്ലാം താൻ സൃഷ്ടിക്കും, ഞാനിതായി ലോകങ്ങളെല്ലാം സൃഷ്ടിക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരു സങ്കല്പം വന്നു. എങ്ങനെയാണോ ഗാഠനിദ്രയിൽ നിന്ന് ഒരാൾക്ക് ഉണർവ് എന്നുള്ള സങ്കല്പം വരുന്നു. ഉണർവ് എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണ്? അയാളുടെ ഉള്ളിലേക്ക് ബാഹ്യമായ പ്രപഞ്ചത്തിന്റെ ബോധം പ്രകാശിക്കുന്നു. ശബ്ദസ്പർശ രൂപരസ ഗ്രന്ഥങ്ങളെ ഗ്രഹിക്കുന്നത് അതുപോലെ. സ ഇമാൻ ലോകാൻ അസൃജത, ആ സങ്കല്പം വന്നു, ഉടൻ ലോകസൃഷ്ടിയായി. ജാഗ്രത സൃഷ്ടിക്ക് തന്റെ സങ്കല്പമല്ല മറ്റൊന്നിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ജാഗ്രത സൃഷ്ടി എന്ന് പറയുന്നത് തന്റെ ജാഗ്രത അനുഭവമാണ്. അതുപോലെ ഈ സർവസൃഷ്ടാവായിരിക്കുന്ന സത്തിൽ ഈ സൃഷ്ടിക്ക് ഒരു സങ്കല്പം മാത്രം, അല്ലാതെ കുലാലൻ ഘടത്തെ ഉണ്ടാക്കുന്ന പോലെ മണ്ണും ചക്രങ്ങളും അധ്വാനമൊന്നും ആവശ്യമില്ല. ആ ചൈതന്യം തന്നെ സൃഷ്ടിച്ചു എന്ന് വയ്ക്കുക. അവിടെയും ഈ കേവല സങ്കല്പം എല്ലാം സൃഷ്ടിയുടെ നാമരൂപങ്ങളും കാര്യകരണങ്ങളും സർവം എന്താണ്? കേവലം ആ സങ്കല്പത്തിൽ സംഭവിച്ചു എന്നാണ് നമ്മുടെ ജാഗ്രത അനുഭവം പോലെ. സലോ ഇമാൻ ലോകാൻ അസൃജത, ഇവിടെയെല്ലാം ഇവിടെ ഇതെല്ലാം പറയുന്ന എന്തിന്? ഇതി ഇച്ഛാ പൂർവികാമേവ സൃഷ്ടി ആചഷ്ടേ. ഇച്ഛാപൂർവികം അതാണ് സൃഷ്ടി എന്ന് പറയുമ്പോൾ സങ്കല്പം അതാണ്. അതങ്ങനെ സങ്കല്പം കൊണ്ട് സൃഷ്ടി ഉണ്ടാകുന്നു. ഈ മൂർത്തമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പദാർത്ഥങ്ങളെ സങ്കല്പം കൊണ്ടാണ് സൃഷ്ടിച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ സങ്കല്പിക്കുമ്പോൾ ഇവിടെ ഈ വസ്തുക്കളെല്ലാം പ്രകടമാകണമല്ലോ. എന്റെ സങ്കല്പം എല്ലാം അമോഘമായി തീരണം, വ്യർത്ഥമാകാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഞാൻ സങ്കല്പിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല. പുസ്തകം എന്ന് ഞാൻ സങ്കല്പിക്കുമ്പോൾ ഇവിടെ ഒരു പുസ്തകം കൂടി വരുന്നില്ല. ഇവിടെ ആരോ ഉണ്ടാക്കി വെച്ച പുസ്തകമാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ സങ്കല്പം കൊണ്ട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? പറയുന്നു, സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ആത്മജ്ഞനായിരിക്കുന്ന നിന്റെ സങ്കല്പം സൃഷ്ടി എന്നല്ല പറയുന്നത്. പിന്നെന്താണ്? സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ ബ്രഹ്മ തത്വത്തിലെ സങ്കല്പമാണ് സൃഷ്ടി എന്നാണ്. തനിക്ക് സങ്കല്പിച്ച് സൃഷ്ടിക്കാനുള്ള ശേഷിയില്ല. താൻ ആ സങ്കല്പത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്, താൻ സൃഷ്ടിയിൽ പെട്ടുപോയി. തന്റെ കാര്യമല്ല പറയുന്നത്. കൊച്ചിച്ച ചിലടത്ത് എന്താണ്? ഷോഡശകലം പുരുഷം പ്രസ്തുത്യാഹ, നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തു. എന്താണ് ഈക്ഷാഞ്ചക്രേ? അവൻ സങ്കല്പിച്ചു. സ പ്രാണം അസൃജത, പ്രാണനെ സൃഷ്ടിച്ചു, ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചു. ഈ കാണുന്ന ലോകത്തെല്ലാം സൃഷ്ടിക്കാൻ പോകുന്നവനായ ഹിരണ്യഗർഭനെ വെറും സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു. തന്റെ സങ്കല്പം കൊണ്ട് സംഭവിച്ച സൃഷ്ടിക്കകത്ത് പലതരത്തിലുള്ള സൃഷ്ടികളും നടക്കുന്നുണ്ട്. ജീവന്റെ സൃഷ്ടി നടക്കുന്നുണ്ട്, ഈശ്വരന്റെ ഹിരണ്യഗർഭന്റെ സൃഷ്ടി നടക്കുന്നു, ദേവന്മാരുടെ സൃഷ്ടി നടക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായിരിക്കുന്ന ആ പ്രാണനെ സൃഷ്ടിച്ചു. പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോ സങ്കല്പം കൊണ്ട് സൃഷ്ടി എന്നാണ്. ഇഷ്ടേഹി, ഇനി അവിടെ അല്പം വ്യാകരണ കാര്യം പറയുകയാണ്. ഇച്ഛതി എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇച്ഛതി എന്ന് പറയുന്നത് ക്രിയാരൂപമുണ്ട്. ഇച്ഛതി ക്രിയാരൂപമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ, ഇച്ഛത്തേഹേ ഇച്ഛിച്ചിരിക്കുന്നതിനാൽ ഹേതുവായിട്ട് പഞ്ചം ആണ്. അപ്പൊ സാധാരണ ക്രിയാരൂപങ്ങളാണ് ഭവതി, ഭവത, ഭവന്തി. ഭവത്തേഹേ എന്ന് പ്രയോഗിക്കാറില്ല. കാരണം ഭവതി എന്ന് പറയുന്നത് വിഭക്തി അന്തമാണ്. അതിൽ നിന്ന് പിന്നെ വിഭക്തി വരാൻ പാടില്ല, നിയമമാണ്. പ്രത്യാന്തങ്ങൾക്ക് പ്രാതിപ്യസജ്ഞ വരത്തില്ല, എന്നാലേ അതിൽ നിന്ന് പിന്നീട് വിഭക്തി വന്ന് രൂപസിദ്ധിക്കത്തുള്ളൂ. പ്രത്യാന്തമാണ് ഭവതി ഈക്ഷതി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വീണ്ടും വിഭക്തി പ്രത്യം വന്നിരിക്കുകയാണ്. ഇച്ഛത്തേഹേ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നവന്? വ്യാകരണത്തിന് നിയമമുണ്ട്. ഇക്സ്തിപ്പു ധാതു നിർദ്ദേശിച്ച് ഒരു ധാതുവിനെ നിർദ്ദേശിക്കാൻ വേണ്ടി ഈ തിപ്പ് പ്രത്യം ഉപയോഗിക്കും. അപ്പൊ ഈക്ഷ ധാതുവിനെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് തിപ്പ് പ്രത്യം ഉപയോഗിച്ചിരിക്കുകയാണ്. സുബന്ധ ശബ്ദമാണ് ഈക്ഷതി. പഞ്ചമിയിലും ഷഷ്ടിയിലും ഈക്ഷതേഹേ എന്ന് വരും. അങ്ങനെയുള്ള ഒരു ശബ്ദമാണിത് എന്നാണ്. പക്ഷെ ധാതുവിനെ നിർദ്ദേശിക്കാനാണ് സാധാരണ പറയുന്നതെങ്കിലും ഇവിടെ ധാതു അർത്ഥത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്ഷണക്രിയ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണ ശാസ്ത്രം മനസ്സിലാക്കണം. അതിനുദാഹരണം പറയുന്നു, പൂർവമീമാംസയിൽ ഇതുപോലെ യജതേഹേ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യജതി അവിടെ യജധാതുവിനെ നിർദ്ദേശിക്കുകയല്ല, യാഗം എന്നാണ് അവിടെ അർത്ഥം. പക്ഷെ ഇത് വ്യാകരണത്തിലാണെങ്കിൽ യജതേ എന്ന് പറഞ്ഞാൽ യജധാതു എന്ന് മനസ്സിലായിക്കോണം. പക്ഷെ ഇവിടെ വരുമ്പം ധാതുവിനല്ല, ധാത്വർത്ഥം. ധാത്വർത്ഥം ക്രിയയാണ്, ക്രിയയെ കാണിക്കുകയാണ്. അപ്പോൾ ഈക്ഷണം എന്ന അർത്ഥം എടുത്തോണമെന്ന് ചുരുക്കം, ബാക്കി വ്യാകരണമെല്ലാം പോട്ടെ. ഈക്ഷതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്ഷണം എന്നുള്ള അർത്ഥത്തെ എടുക്കണം. യജതേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം എന്നുള്ള അർത്ഥത്തെ എടുക്കണം. ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പദവാക്യപ്രമാണം. ശബ്ദത്തിൽ നിന്ന് എങ്ങനെ അർത്ഥം കിട്ടുമെന്നറിയണ്ടേ? എന്നാലേ ഇതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടിവിടെ പദവാക്യപ്രമാണജ്ഞനായ ആചാര്യനാണ് ഇത് പ്രണയനം ചെയ്തത്. അതുകൊണ്ട് അതിനെ പരിഭാഷപ്പെടുത്തുന്ന ആളിനും ആ ബോധമുണ്ട്. അതുകൊണ്ട് അക്കാര്യം ഇവിടെ പറയുകയാണ്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട അത്ര. ഈക്ഷതേ രതീജ ധാത്വർത്ഥ നിർദ്ദേശോ അഭിപ്രേത. ഈക്ഷതേ എന്ന് പറയുന്നുണ്ട് ധാത്വ നിർദ്ദേശമാണ്. യജതേ രതിവത് പൂർവമീമാംസയിൽ യജതേ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന പോലെ ധാതുനിർദ്ദേശമല്ല വ്യാകരണത്തിലെ പോലെ. ചുരുക്കത്തിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, യജതേ ഈക്ഷതേ എന്ന് പറഞ്ഞാൽ ഈക്ഷണം, ദർശനം എന്നർത്ഥം കൊടുത്താൽ മതി. തേനായ സർവജ്ഞ സർവവിദ്യസ്യ ജ്ഞാനമയന്തപ തസ്മാത് ഏതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായതെ ഇത്യേവ മാദിന്യമി സർവജ്ഞ ഈശ്വര കാരണ പരാണി വാക്യാനി ഉദാഹർത്തവ്യാനി. യ സർവജ്ഞ സർവവിദ്, ഏതൊരുവനാണോ സർവജ്ഞനും സർവവിത്തുമായിരിക്കുന്നു. സർവജ്ഞത എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ, സാമാന്യമായ ജ്ഞാനും വിശേഷമായിട്ടുള്ള ജ്ഞാനും, രണ്ടും ഉള്ളത്. ഒരു വസ്തുവിന്റെ സാമാന്യമായിട്ട് അറിയുക, എനിക്ക് സാമാന്യമായിട്ടറിയാം ഇത് പുസ്തകമാണ്. പക്ഷെ വിശേഷമായിട്ട് അറിയത്തില്ല ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം. ഒരാൾക്കെങ്ങനെയല്ല സാമാന്യമായിട്ടറിയാം ഇത് പുസ്തകമാണെന്നറിയാം, ഇനി ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്നറിയാം, ഈ പുസ്തകം എന്തുകൊണ്ടുണ്ടാക്കിയാണെന്നറിയാം, ആരാണ് ഉണ്ടാക്കിയതെന്നറിയാം. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള സർവകാര്യങ്ങളും അറിയാം, ഇതിൻ്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെ സംബന്ധിച്ച് വിശേഷജ്ഞാനം. ഇപ്പം സർവജ്ഞൻ സർവവിദ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സാമാന്യമായും വിശേഷമായും ബോധമുള്ളവൻ, ഒരു സർവജ്ഞനായ യോഗിയെക്കാളും സർവജ്ഞനായിരിക്കുന്നവൻ, അതാണ് ഈശ്വരൻ. ഈശ്വരന് മാത്രമേ ആ രണ്ട് സംഭവിക്കത്തുള്ളൂ, എന്താണ് സാമാന്യജ്ഞാനവും വിശേഷജ്ഞാനവും. യസി ജ്ഞാനമയൻ തപഃ, ആ ഈശ്വരന്റെ തപസ്സെന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനമാണ്. എന്താണ്? സൃഷ്ടി വിഷയത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം, സമ്പൂർണ്ണ സൃഷ്ടിയെയും കുറിച്ചുള്ള ജ്ഞാനം. ആ ജ്ഞാനം, ആ സങ്കല്പം, ആ സങ്കല്പം തന്നെയാണ് സൃഷ്ടിയായി മാറിയത്. അതെന്താണ് അതിന് അങ്ങനെ പറയുന്നത്? കാരണം ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് അതിന് മുമ്പിലായി പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നത്തിൽ മുഖ്യമായിട്ടുള്ള ഒരെന്നാണ് തപസ്, ചിന്ത. ചിന്തിച്ചേ സൃഷ്ടിക്കാൻ പറ്റും. പാത്രം ഉണ്ടാക്കുന്ന ആൾ ആദ്യം ചിന്തിക്കുന്നു, പാത്രം ഏത് സൈസായിരിക്കണം, അതിനെന്ത് മണ്ണാണ് വേണ്ടത്, അതെങ്ങനെയാണ് കുഴക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കുന്നു. അപ്പം ആന്തരികമായ തപസ്സിനെ തുടർന്നാണ് ബാഹ്യമായ കർമ്മം സംഭവിക്കുന്ന പ്രവൃത്തി, കർണങ്ങളും കാര്യവും എല്ലാം പ്രവർത്തിക്കുന്നത്. പിന്നെയാണ് കാര്യം സംഭവിക്കുന്നത്, സൃഷ്ടി സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഒറ്റ സങ്കല്പം, യത്നത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടെല്ലാം സംഭവിച്ചു. അതാണ് ജ്ഞാനമയം തപഃ, ജ്ഞാനമയ ജ്ഞാനസ്വരൂപമായ തപസ്. ആർക്കാണോ ഈശ്വരന്, തസ്മാത് അതിൽ നിന്ന് ഏതദ് ബ്രഹ്മ ഹിരണ്യഗർഭൻ നാമരൂപം അന്നം, നാമം രൂപം അന്നം ബ്രഹ്മിയവാദി മുമ്പ് ചർച്ച ചെയ്താണ് ജായത്തെ മുണ്ടകത്തിൽ അതിനെ വിശദീകരിച്ചാണ് പ്രശ്നത്തിൽ. അവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് ഇത് തന്നെ പറഞ്ഞിരിക്കും. ഇവിടെയൊക്കെ പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഏകമേവ അദ്വിതീയമായിരിക്കുന്ന തത്വത്തിൽ ഈക്ഷണം അല്ലെങ്കിൽ സങ്കല്പമുണ്ടായി സൃഷ്ടിയുണ്ടായി എന്നാണ്. ഇത്യവമാദീന്യപി സർവ ഈശ്വരകാരണപരാണി വാക്യാനി ഉദാഹർത്തവ്യാനി, ഇതുപോലെ ധാരാളം വാക്യങ്ങളുണ്ട്. സർവജ്ഞനായ ഈശ്വരനാണ് കാരണം എന്ന് ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ ധാരാളമുണ്ട്. ശ്രുതി അതിനെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടി എന്താണ്, ഈ കാണുന്ന സൃഷ്ടിയുടെ തത്വം പരമാർത്ഥം അതുകൊണ്ട്. അപ്പൊ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുന്നവർ പലരുമുണ്ട്. എന്താണ് സൃഷ്ടിയുടെ കാരണം? പല പല നിഗമനങ്ങൾ എത്തിച്ചേരുന്നത് ഇന്നതായിരിക്കും കാരണം, പരമാണുവായിരിക്കും കാരണം, അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഉപനിഷത്തിൽ കേവലം സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുകയല്ല, അത് ആർക്ക് സാധിക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് സഹജമായി ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസയാണ്. അത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതിന് തത്വചിന്തയുടെ ആവശ്യമൊന്നുമില്ല, പരമാർത്ഥ ദൃഷ്ടി എന്നും അവിടെ ആവശ്യമുണ്ട്. സ്വാഭാവികമായി ഉണ്ടാകുന്ന അതിന് ജിജ്ഞാസ എന്ന് പറയും. ഇവിടെ അത്തരം ജിജ്ഞാസയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണോ സൃഷ്ടിയുടെ കാരണം എന്നുള്ളതല്ല, സൃഷ്ടിയിൽ കാരണങ്ങൾ പലതും കാണും. നമ്മളിവിടെ കാണും വൃക്ഷത്തിന് കാരണം ബീജം, ബീജത്തിന് കാരണം വൃക്ഷം. അപ്പൊ കാര്യകാരണ ബന്ധം നമുക്കറിയാമല്ലോ. പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു, പിന്നെ പുത്രനിൽ നിന്ന് വീണ്ടും പുത്രനുണ്ടാകുന്നു. അപ്പോൾ ജഗത്തിന്റെ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം വെളിപ്പെട്ടിരിക്കുന്നതും ചിലത് അജ്ഞേയവുമായിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെ അന്വേഷിച്ചു പോയി കാരണങ്ങളെ കണ്ടുപിടിക്കുകയല്ല ശ്രുതിയുടെ താല്പര്യം. കാരണം ആ കാര്യകാരണ പരമ്പര അനാദിയായി തുടരുന്നത് കൊണ്ട് അതിന് വിശേഷതയൊന്നുമില്ല. അതാണ് പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ കാരണത്തെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കാരണത്തിന് വീണ്ടും കാരണമുണ്ടാവും. കാരണം പ്രപഞ്ചത്തിന് ഒരു കാരണം കൂടിയേ തീരുമെങ്കിൽ ആ കാരണത്തിന് മറ്റൊരു കാരണം കൂടിയേ തീരും. അത് അനാദി എന്ന് പറയേണ്ടി വരും. ഇവിടെ അതല്ല ചിന്തിക്കുന്നത്. ഇവിടെ എന്താണ് ചിന്തിക്കുന്നത്? കേവല കാരണത്തെയല്ല, പരമാർത്ഥ കാരണത്തെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ പരമാർത്ഥമായ കാരണം എന്താണ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ പാരമാർത്ഥികത എന്താണ്? സൃഷ്ടിയിലുള്ള സത്, സത്ത് എന്ന് പറഞ്ഞാൽ നിത്യം എന്നർത്ഥം. സൃഷ്ടിയിൽ എന്താണ് സത്തായിരിക്കുന്നതെന്ന് അന്വേഷിക്കണം. അപ്പൊ മറ്റു കാരണചിന്തയിൽ നിന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ സൃഷ്ടിയിൽ പ്രകടമായിരിക്കുന്ന സത്തിനെ ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പാരമാർത്ഥികതയെ ചിന്തിക്കുകയാണ്. മറ്റുള്ളിടത്ത് അങ്ങനെയല്ല, കാരണം എന്താണെന്ന് ഗ്രഹിക്കുന്നില്ല, കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കാര്യത്തിലൂടെ. അതെന്താണ്? അനുമാനത്തിന്റെ വഴിയാണ്, ഊഹം പോലെയാണ്. പുക കാണുന്നു, തീയെ അനുമാനിക്കുന്നു, തീയെ നേരിട്ട് കാണാൻ വയ്യ. ഇതങ്ങനെയല്ല, പ്രത്യക്ഷത്തിന്റെ വഴിയാണ്. എന്താണ്? ഈ സൃഷ്ടിയിൽ കാണുന്നുണ്ട്, സൃഷ്ടിയിൽ അനുഭവിക്കുന്നുണ്ട് സത്തയെ. ആ സത്ത, അതിന്റെ പാരമാർത്ഥികത എന്താണ് എന്ന് അന്വേഷിക്കുകയാണ്. അതാണ് ശ്രുതിയിലുള്ള കാരണ അന്വേഷണവും ബാഹ്യമായി നടക്കുന്ന കാരണ അന്വേഷണവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ സൃഷ്ടിയുടെ പരമാർത്ഥ സത്ത അന്വേഷിക്കുമ്പോൾ അവിടെ എന്താണ്? സർവജ്ഞ ഈശ്വര കാരണപരാണ്, ഈ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ, അതാണ് സൃഷ്ടിയുടെ കാരണം എന്ന് കിട്ടുന്നു. അത് ആ രീതിയിൽ അന്വേഷിച്ചാലേ അത് മനസ്സിലാക്കത്തുള്ളു. സത്തയിലൂടെ, ജ്ഞാനത്തിലൂടെ പരമാർത്ഥത്തെ അറിയാൻ ഗ്രഹിക്കുമ്പോഴാണത്. അല്ലെങ്കിൽ ഒരാൾ ചോദിക്കാമല്ലോ, നിങ്ങൾ പറയുന്നു ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു സൃഷ്ടിയുടെ കാരണം. നിങ്ങളുടെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാനെന്തിനാണ് സ്വീകരിക്കുന്നത്? നിങ്ങളുടെ ഉപനിഷത്തിൽ പലതും പറയും. അതിന് എത്രയോ വ്യക്തമായി ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ട് ഇവിടെ ഇപ്പോൾ എന്തെല്ലാം തിയറികളെ കുറിച്ച് പറയുന്നു സൃഷ്ടിക്ക് കാരണമായി. അതിനും വലുതാണോ ഉപനിഷത്തിൽ പറയുന്ന സൃഷ്ടിയുടെ കാരണം എന്ന്? ഇവിടെ ഉപനിഷത്തിൽ പറയുന്ന സൃഷ്ടിയുടെ കാരണത്തെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു? കാരണം ഇവിടെ സൃഷ്ടിയുടെ കാരണം എന്ന് പറയുന്നത് സത്ത. അത് പ്രത്യക്ഷം സിദ്ധമായ ഒരു കാര്യമാണ്. അതിന്റെ പാരമാർത്ഥികതയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാരണത്തെക്കുറിച്ചല്ല പറയുന്നത്. തന്റെ മുമ്പിൽ ഇന്ന് പ്രത്യക്ഷമായിരിക്കുന്ന കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എവിടെയാണോ, ഏതൊരു തത്വത്തിലാണോ തനിക്ക് സൃഷ്ടി അനുഭവ വേദ്യമായിരിക്കുന്നത്, അതാണ് സൃഷ്ടിയുടെ കാരണം എന്നാണ് പറയുന്നത്. ആ പാരമാർത്ഥികത എന്ന് പറയുന്നത് തന്നിലും പ്രപഞ്ചത്തിലും സ്വയം പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന കാര്യമാണ്, അപരോക്ഷമായി പ്രകാശിക്കുന്നതാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ സൃഷ്ടിയുടെ കാരണത്തെ തന്നിലോ പ്രപഞ്ചത്തിലോ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് സത്യ ചൈതന്യത്തെ പിന്തുടർന്ന് കണ്ടെത്തുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത് സർവജ്ഞ ഈശ്വര കാരണപരാണി വാക്യാനി ഉദാഹർത്തവ്യാണി. ഉപനിഷത്ത് എന്തുകൊണ്ട് പറയുന്നു? അതൊരുവന്റെ അനുഭവം, താൻ സ്വയം സാക്ഷാത്കരിച്ചത് വെളിപ്പെടുത്തുകയാണ്. ആരാണോ അത് അന്വേഷിക്കുന്ന അവർക്ക് സ്വയം സാക്ഷാത്കരിക്കാമെന്നുള്ള കാര്യം. അത് ഇങ്ങനെ അനുമാനത്തിലൂടെ കണ്ടെത്തുന്നതല്ല. അതുകൊണ്ട് അനുമാനത്തിലൂടെ കണ്ടെത്തുന്ന ഈശ്വരകാരണവാദത്തെ ആണ് നേരത്തെ നിഷേധിച്ചത്. ശാസ്ത്രയോനിത്വം അതവിടെ നിഷേധിച്ചു. അവിടെ പറഞ്ഞു ഗൗതമനും കണാദനുമെല്ലാം അനുമാനത്തിലൂടെ ഈശ്വരനെ കണ്ടെത്തി. ക്ഷിത്യങ്കുരാധികം കർത്തൃജന്യം കാര്യത്വ ഘടവത്വെന്നെല്ലാം പറയും. അവരുടെ ഭാഷയിൽ പറയും അതൊക്കെ ശുദ്ധാസംബന്ധം. അങ്ങനെയൊന്നുമല്ല ഈശ്വരനെ കണ്ടെത്തേണ്ടത്. ശരിയാണ് നിങ്ങൾ പറയുന്നതിലൊരു യുക്തിയുണ്ട്, യുക്തി അസംബന്ധമല്ല, പക്ഷെ അതിൽ പാരമാർത്ഥികതയില്ല. സൃഷ്ടിയുടെ കാരണത്തിൻ്റെ പാരമാർത്ഥികത എന്ന് പറയുന്നത് എന്താണ്? സ്വയം ആ ശ്രോതാവിന്റെ അനുഭവസിദ്ധമാണ്. അത് വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ശ്രുതി. എന്തുകൊണ്ട്? അതും അനുഭവസ്വരൂപമാണ്. അതിനെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഏകമായ പ്രമാണം അതാണ് ശ്രുതി, മറ്റ് പ്രമാണങ്ങളല്ല എന്നാണ് അദ്വൈതിയുടെ നിലപാട്. അതിവിടെ വ്യക്തമായും എന്താണ് ചേതനനെ കാണിക്കുന്നത് കൊണ്ട് പ്രകൃതിയിൽ തന്നെ പ്രകൃതിയുടെ കാരണം എന്നുള്ള ഭൗതികവാദം അതാണ് സംഖ്യന്മാർ പറയുന്നത്. പ്രകൃതിയിൽ അന്വേഷിച്ച് പ്രകൃതിയുടെ കാരണത്തെ കണ്ടുപിടിക്കും. പ്രകൃതിയിൽ തന്നെ അന്വേഷിക്കാതെ തെറ്റില്ല. എന്തുകൊണ്ട്? പ്രകൃതിയിലെ അന്വേഷണം എന്ന് പറയുന്ന ആത്മനിഷ്ഠമായിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? പ്രകൃതി തന്നോട് അഭിന്നമായിരിക്കുന്നു, അഭിന്ന പ്രകൃതിയാണ്. എന്നോട് താൻ സത്താത്മകനായി ചേതനാത്മകനായിരിക്കുമ്പോൾ പ്രകൃതിയും അത് തന്നെയായിരിക്കുന്നു. അപ്പൊ ആ താതാത്മ്യത്തിലൂടെ അന്വേഷിച്ചാൽ കണ്ടെത്താം. അതല്ലാതെ വരുമ്പോൾ അന്വേഷണോട് ചെന്നെത്തും, ജഡമായ പ്രധാനത്തിൽ ചെന്നെത്തും. ആ പ്രധാനത്തിന്റെ കാരണം, പ്രധാനമായിരിക്കുന്ന കാരണം, പ്രകൃതിയുടെ കാരണം, സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. അതിനാണ് ഇവിടെ അത് ശരിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിർണയിക്കേണ്ടി വരുന്ന എന്താണ്? ചേതനായ ഈശ്വരനാണ് ജഗത് കർത്താവ്. ആ ചേതന സങ്കല്പമാണ് ജഗത്ത്. ഈ ബ്രഹ്മാണ്ഡം പ്രകടമായിരിക്കുന്ന അവിടെയാണ് അതിന്റെ തപസ് എന്ന് പറയുന്ന അജ്ഞാനം തന്നെയാണ് ഇത് വെളിപ്പെടുത്തി. ഒന്നുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഓരോന്നിനും സമാനം പറയണം. യത്ത് ഉക്തം സത്വധർമ്മേണ ജ്ഞാനേന സർവജ്ഞൻ പ്രധാനം ഭവിഷ്യതീതി. നിങ്ങൾ ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ജ്ഞാനം എന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്ന കേവലമായ ജ്ഞാനം, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാവില്ല. എപ്പോഴാണോ നിങ്ങളുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഈ ജാഗ്രതത്തിൽ, എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ കരണങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്നത്, അപ്പോഴേ ഉള്ളൂ ജ്ഞാനം. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ ഒരു സമ്മിശ്രണമാണ്. അതിൽ കർണങ്ങളുടെ, ചക്ഷുരാദി കർണങ്ങളുടെ സ്വാധീനമുണ്ട്, അന്ധകർണത്തിന്റെ സ്വാധീനമുണ്ട്, അന്ധകർണത്തിന്റെ തന്നെ പരിണാമരൂപത്തിലുള്ള മനസ്സ് ബുദ്ധി ഇവകളുടെ സ്വാധീനമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജ്ഞാനം. പിന്നെ ആ ജ്ഞാനം അതിനങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ എങ്ങനെ കഴിയും? സാങ്കേന്മാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്വരജസ്തമോ രൂപത്തിലുള്ള പ്രകൃതിയിലെ സത്വവൃദ്ധിയാണ് ജ്ഞാനം. സത്വ സഞ്ജായത ജ്ഞാനം മുമ്പ് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ജ്ഞാനം സങ്കല്പം എന്നെല്ലാം പറയുന്നത് പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രധാനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം അതിന്റെ പിന്നിലൊരു പുരുഷൻ, ചേതനായ പുരുഷൻ, ആ ചേതന സ്വരൂപമാണ് ജ്ഞാനം. അവൻ ചിതിശക്തിയാണ് സംഖ്യന്മാരുടെ ഭാഷയിൽ. ഇതൊക്കെ ശുദ്ധാസ അവിടെ സൃഷ്ടി നടന്നു എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. പുരുഷൻ അംഗീകരിക്കുന്നു, ചിതിശക്തിയാണ്. പക്ഷെ അവിടെ സൃഷ്ടിയെ കൊണ്ടുവയ്ക്കരുത്. മറിച്ച് എന്താണ് ഇവിടെ ഈ അത് എന്തുകൊണ്ടാണ്? നിർവികാരിയാണ്. നിർവികാരി എന്ന് പറയുന്നത് നിർഗുണൻ. നിർവികാരി എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല, നിർഗുണനാണ്. അസ്മയം അങ്ങനെയല്ല. ജ്ഞാനം എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? സത്വഗുണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം എന്ന് പ്രധാനവാദി സാങ്ക്യൻ പറയുന്നു. സത്വധർമ്മേണ ജ്ഞാനേന സർവജ്ഞം പ്രധാനം ഭവിഷ്യൻ. അറിവിനും ഞങ്ങൾക്ക് ഈശ്വരനുണ്ട്, നിനക്ക് മാത്രമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈശ്വരൻ ആരാണ്? അത് പ്രധാനമാണ്. അങ്ങനെ പ്രധാനം സർവജ്ഞം, സർവജ്ഞൻ ആകും എന്ന് പറഞ്ഞല്ലോ. തന്ന ഉപബദ്ധ്യത അതൊരു യുക്തിയില്ല നിങ്ങളീ പറയുന്നതിന്. നിങ്ങളുടെ ആചാര്യം പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കപിലൻ, പക്ഷേ അതിന് യുക്തിയില്ല. ഇനി കപിലനെ അടുത്ത് ശരിയായൊന്ന് കൈകാര്യം ചെയ്യും രണ്ടാം അധ്യായത്തിൽ. അവിടെ കപിലന്റെ മഹത്വങ്ങളെല്ലാം പറയും. തന്നോപബദ്ധ്യതേ, അതിനൊന്നും യുക്തിയില്ല. എന്താ യുക്തിയില്ലാത്തത്? അഹി പ്രധാനാവസ്ഥായം ഗുണസാമ്യ സത്വ ധർമ്മോ ജ്ഞാനം സംഭവം. കാരണം സൃഷ്ടിയെ കുറിച്ച് എവിടെയാ ചർച്ച ചെയ്യുന്നു? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്താണ്? അപ്പം നമ്മുടെ കണ്ണിന് മുമ്പിൽ സൃഷ്ടിയുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം. ഇതിന്റെ ആരംഭം എവിടെയെന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് പറയുന്നത് ആ പ്രളയം കഴിഞ്ഞു വരുന്ന സൃഷ്ടി. കാരണം ഇതെല്ലാം ഒരു അവസാനത്തിലേക്ക് പോകുന്നുണ്ട്. ബൗദ്ധൻ പറയുന്നവരെ വിളക്കണയും ശൂന്യതയിലേക്ക് പോകുന്നതുപോലെ ഈ സൃഷ്ടിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം വിലയും പ്രാപിക്കുന്നു, കാലത്തിൽ വിലയും പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം ആത്യന്തികമായൊരു നാശത്തെ പ്രതീക്ഷയും മതിയാവും. ആ നാശത്തെയാണ് പറയുന്നത്. ആത്യന്തിക നാശമല്ലാതെ കേവലം വിലയമാണ് പ്രളയം. തന്നെ തന്നെ സ്വയം അവശേഷിപ്പിച്ചുകൊണ്ട് താൻ ഇല്ലാതാകുന്നതാണ് പ്രളയം. ആ പ്രളയത്തിൽ ഇതിനെല്ലാം എന്ത് സംഭവിക്കുന്നു? ഈ പ്രകൃതിക്ക് അത് സത്വരജസ്തമോ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് പ്രധാനം എന്ന് പറയും. ഇതിനെയും പ്രധാനമെന്ന് പറയും. ആ പ്രധാനാവസ്ഥയ ഗുണസാമ്യ, അവിടെ എന്താണ് ഗുണസാമ്യം? സത്വം രജസ് തമസ് ഒരേ രൂപത്തിലിരിക്കുന്നു. ഒന്നിന് ആധിക്യവും മറ്റൊന്നിന് ന്യൂനതയും സംഭവിക്കുന്നില്ല. ഗുണോദ്രേകം സംഖ്യന്മാരുടെ ഭാഷയിൽ അത് സംഭവിക്കുന്നില്ല. അങ്ങനെയിരിക്കുമ്പോൾ ജ്ഞാനമെന്ന് പറയുന്നത് എന്താണ്? സത്വവൃദ്ധിയാണ്. സാമ്യാവസ്ഥയിരിക്കുമ്പോൾ അവിടെ എങ്ങനെ ജ്ഞാനം ഉണ്ടാവും? എങ്ങനെ സങ്കല്പം ഉണ്ടാവും? എങ്ങനെ സൃഷ്ടി സംഭവിക്കും? അതിനെ തുടർന്ന് അതുകൊണ്ട് പ്രധാന സാമ്യാവസ്ഥയിൽ ജ്ഞാനം ഉണ്ടാകത്തില്ലെന്നാണ്. അവിടെ എല്ലാം തുല്യമായിരിക്കും. നമുക്ക് തന്നെ അറിയാം എന്താണ്, ഒരാളുടെ ബുദ്ധി നല്ലവണ്ണം തെളിഞ്ഞിരിക്കുന്നു, അവൻ പറയുന്നു അയാൾക്ക് അറിവുണ്ടെന്ന് പറയുന്നു. ബുദ്ധിയുടെ സാത്വിക ഭാവമാണ് അറിവെന്ന് പറയുന്നതെങ്കിൽ അത് പ്രധാനാവസ്ഥയിൽ ഏകരൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ജ്ഞാനം ഉണ്ടാകത്തില്ല, സൃഷ്ടി സംഭവിക്കത്തില്ല. അനുക്തം സർവജ്ഞാന ശക്തി മത്വേന സർവജ്ഞം ഭവിഷ്യതി പറയുന്നു. അവിടെ സർവജ്ഞാന ശക്തിമാനായിരിക്കുന്നു, ശക്തിയുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞെന്താ സ്വീകരിക്കാൻ വയ്യാത്തത്? അവിടെ സാമ്യാവസ്ഥയിലാണെങ്കിലും അവിടെ ഈ സൃഷ്ടിക്ക് മുമ്പായിട്ട്, സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ സത്വവൃദ്ധിയുണ്ടായി, ജ്ഞാനം പ്രകടമാകുന്നു. അങ്ങനെ സർവജ്ഞനാകുന്നു സൃഷ്ടി. പ്രധാനം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലോ തതവിന ഉപദ്ധ്യതേ, അതിന് യുക്തിയില്ല. എന്തുകൊണ്ട്? യതി ഗുണസാമ്യ സതി സത്വവ്യപാശ്രയാം ജ്ഞാനശക്തിയും ആശ്രയത്തെ സർവജ്ഞം പ്രധാനം ഉച്ചയത കാമരജസ്തമോ വ്യപാശ്രയാമവി ജ്ഞാനപ്രതിബന്ധശക്തി ആശ്രിത്യ കുഞ്ചിജ്ഞം ഉച്ചയത പറയുന്നു. ആ സമയത്ത് അങ്ങനെ സത്വം വൃത്തിയെ പ്രാപിച്ച് ജ്ഞാനിയായി പ്രധാനം സൃഷ്ടിച്ചെങ്കിൽ അതേസമയത്തോടെ രജസ്സും തമസ്സും ഉണ്ട്. അത് ഈ ജ്ഞാനത്തിന് പ്രതിബന്ധമാണ്. അവ രണ്ടും പ്രാബല്യത്തെ പ്രാപിച്ചിട്ട് അതുകൊണ്ട് എന്തുകൊണ്ട് അല്പജ്ഞനായിക്കൂടാ? കാരണം രജസ്സും തമസ്സും വൃത്തിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ അത് തൻ്റെ ജ്ഞാനത്തെ മറയ്ക്കുന്നതാണ്. തമസ് ആവരണ രൂപത്തിലുള്ളതാണ്, രജസ് അതിനെ അമർത്തുന്ന സ്വഭാവത്തോടുകൂടിയതാണ്, അതിന് തടസ്സം നിൽക്കുന്നതാണ്. ആ പ്രധാനാവസ്ഥയിൽ സത്വം വൃത്തിയെ പ്രാപിച്ച് സർജ്ജനായെങ്കിൽ രജസ്സും തമസ്സും വൃത്തിയെ പ്രാപിച്ച് എന്തുകൊണ്ട് അല്പജ്ഞനായിക്കൂടാന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് യുക്തിയില്ല എന്നാണ്. ഇത് ഈ ഗുണസാമ്യ ഗുണം തുല്യമായിരിക്കുമ്പോൾ സതി സത്വം വ്യപാശ്രയം സത്വത്തെ ആശ്രയിച്ചിട്ട് ജ്ഞാനശക്തി ആശ്രയിച്ച ആ സത്വത്തെ ആശ്രയിച്ചുള്ള ജ്ഞാനശക്തി സത്വത്തിൽ ജ്ഞാനശക്തി ഇരിക്കുന്നു എന്നാണ്. സർവജ്ഞം പ്രധാനം ഉച്ചയത അങ്ങനെ പ്രധാനം സർവജ്ഞനായി എന്ന് പറയുകയാണെങ്കിൽ കാമം തിരിച്ചും മറിച്ചും പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യഥേഷ്ടം പറയങ്ങനെ രജസ്തമോ വ്യപാശ്രയാമഭി രജസിനെയും തപസ്സിനെയും ആശ്രയിച്ചിട്ട് ജ്ഞാനപ്രതിബന്ധക ശക്തി ആശ്രിത്യ ജ്ഞാനത്തിന് പ്രതിബന്ധമായ ഒരു ശക്തിയുണ്ടായി കിഞ്ചിജ്ഞം പ്രധാനം അല്പജ്ഞനുമാകാം. അതുകൊണ്ട് പറയുന്നു പ്രധാനം സൃഷ്ടിക്കാൻ വേണ്ടി സർവജ്ഞനാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മറിച്ച് ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് സർവജ്ഞനായ പരമാത്മാവിൽ നിന്നാണ്. പിന്നെ പരമാത്മാവ് എങ്ങനെ നിർഗുണനായിരിക്കുന്ന പരമാത്മാവിനെ സൃഷ്ടിക്കാൻ കഴിയും? അവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ നിങ്ങൾ ഈ മായ പ്രധാനം എന്ന് പ്രകൃതി എന്ന് വിളിക്കുന്ന ഇത്, അത് മായാശക്തിയാണ്. സംഖ്യനും ബോധമുണ്ട്, ഒരു പ്രകൃതിയെ കൂടാതെ സൃഷ്ടി സംഭവിക്കില്ല എന്നറിയാം. പറയുന്നത് അത് അംഗീകരിക്കാം. ആ മായാശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ആ പരമാത്മാവ് തന്നെ സൃഷ്ടിക്കുന്നു. അപ്പോ ആ മായാശക്തി മാറ്റി നിർത്തി സത്യമായ പ്രധാനമായി സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് മാത്രമേ അദ്വൈതി എതിർക്കുന്നുള്ളൂ. ആ പ്രധാനത്തെ തന്നെ ഈശ്വരനോട് ചേർത്ത് ഈശ്വരന്റെ തന്നെ മായാശക്തിയായി, മായാവിയിൽ നിന്ന് ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത മായാശക്തിയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ച് സൃഷ്ടി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ദോഷമൊന്നുമില്ല. അവിടേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാന കാരണവാദത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പോഴും പൂർവപക്ഷം എന്ന് പറയുന്നത് ചർച്ച ചെയ്യുന്നത് ആ പൂർവപക്ഷത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ല, പൂർവപക്ഷത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. പൂർവപക്ഷത്തിലൂടെ സിദ്ധാന്തത്തിൽ വന്ന് വരുമ്പോൾ കൂടുതൽ വ്യക്തത വരും. കാരണം എപ്പോഴും വ്യക്തതയ്ക്ക് തടസ്സമായിരിക്കുന്ന വിഘ്നങ്ങൾ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാകും. വ്യക്തതയ്ക്ക് ഉള്ള ആവരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ അത് വ്യക്തമാകും. അപ്പോൾ സിദ്ധാന്തത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി പൂർവപക്ഷരൂപത്തിലുള്ള ആവരണങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ സിദ്ധാന്തത്തോട് ചേർന്ന് നിൽക്കുന്ന, അതായത് സിദ്ധാന്തിയുടെ മായയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയെ ഇവിടെ സ്വീകരിച്ച് ചർച്ച ചെയ്ത് അതിനവസാനം മായയായി മാറ്റുന്നത്, അത്ര ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരകാരണവാദം അവിടെ സ്പഷ്ടമാകും.